വിശ്വാസം എന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യനെ സംബന്ധിച്ച് എന്താണ്? അവന്റെ ഒരു ബാധ്യതയായി അവൻ എടുക്കും. വിശ്വാസത്തെ ബാധ്യതയാക്കും. അറിവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ബാധ്യതയില്ല. ഇത് ശരിയായ അറിവ്, ഇത് തെറ്റായ അറിവ്. തെറ്റായ അറിവാണെങ്കിൽ നമുക്ക് തള്ളിക്കളയാം, ശരിയായ അറിവ് സ്വീകരിക്കാം. വിശ്വാസം അങ്ങനെയാണ്. വിശ്വസിച്ച് പോയോ ഒരു ബാധ്യതയായി തലയിൽ കയറിപ്പോകും. അപ്പോ വിശ്വാസത്തിന് ചോദ്യം ചെയ്യുന്ന, ക്രിട്ടിസൈസ് ചെയ്യുന്ന എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ റെസ്പോണ്ട് ചെയ്യും. നമ്മളെങ്ങനെ അതിന്റെ നമ്മളെ വിശ്വാസങ്ങളെ ന്യായീകരിക്കുന്നതിനുള്ള യുക്തിയോട് കൊണ്ടുവരും. എന്നിട്ട് എന്താണ് ഒരിക്കലും നമുക്കത് ചോദ്യം ചെയ്യുന്നത്, ക്വസ്റ്റ്യനിങ്, അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് വിശ്വാസത്തിന്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് എപ്പോഴും അതിനെ സംരക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും കുറ്റ യുക്തികൾ നമ്മൾ കണ്ടുപിടിക്കുക. അതുകൊണ്ട് ഈ പറയുന്ന കാര്യം ശരിയാണ്, അതിന്റെ മനഃശാസ്ത്രം ശരിയാണ്. പക്ഷെ ആ മനഃശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള പണികൾ കാണിക്കുക എന്ന് പറയുന്നത് ശരിയാവും. അപ്പോ എന്താണ് ഇത്തരം ഒരു മനഃശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പണി ചെയ്തതെന്ന് പറയുന്നത് ഒരിക്കലും ശരിയാവില്ല. മനഃശാസ്ത്രം പഠിപ്പിക്കണം, പക്ഷെ ഈ പണി ചെയ്തിട്ടായിരിക്കരുത്. ബാധിച്ചോ കുഴപ്പമൊന്നും ഇല്ല. എന്താണ് ഈ രാജ്യ തലമുറ അതിനു വേണ്ടിട്ട് അവരൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എടുത്തുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ഈ തലതിഞ്ഞ പരിപാടിയില്ല ചെയ്യേണ്ടത്. മോനെ വിളിച്ചു വരുത്തിട്ട് പറയട്ടെ, നീ ഒരു പെണ്ണ് കേട്ട് നമുക്കിനി എന്തുവേണോ അപ്പൊ ഈ ചെയ്യുന്നതിന് വ്രതം ബാധകമാണ്. ആ പെണ്ണ് വളരെ കൃത്യമായും ബലമെടുത്ത് ഞാൻ എന്റെ രാജാവിനെ പ്രേമിച്ചു ആകർഷിച്ചു പരിഗണനത്തിലാണെന്ന് കൃത്യമായി ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. ഈ പറയുന്ന മകൻ ഇങ്ങനെ ചെയ്യുമ്പോ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. അവനോട് പറയണം, നീ നമ്മുടെ വംശം നിലനിൽക്കാൻ വേണ്ടി നീ ഒരു കല്യാണം കഴിക്കും. അപ്പൊ കല്യാണം കഴിക്കാൻ വയ്യ, ഈ പണി ആകുമെന്ന് പറയുന്നതിൽ എന്താ ന്യായം? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കണ്ണു കെട്ടി ജീവിക്കുക. അത് വേറൊരു വിഷയം, അത് മറ്റൊരു വിഷയം. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇവിടെ ഒരു പദം വന്നിരുന്നു, ബാധ്യത. ഈ അനധികത അബാധിത അർത്ഥം അവിടെ ഈ അബാധിത എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അബാധിത എന്ന് പറയുന്ന പേരെ ബാധ്യത എന്ന് പറയുന്ന പേര്. ബാധ്യത എന്ന് പറയുന്നത് എന്താണോ നമ്മള് യുക്തിക്കോ നമ്മുടെ നേരെയുള്ള ചിന്തയ്ക്കോ അംഗീകരിക്കാൻ കഴിയാത്ത ഒരാശയത്തെ നമ്മൾ മറ്റെന്തെങ്കിലും നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനെ അംഗീകരിക്കാൻ നിർബന്ധിതനായി തീരുക. മനസ്സിലായോ? നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതല്ല, നമ്മളുടെ അനുഭവത്തിന് നിരക്കുന്നതല്ല. അങ്ങനെ അല്ലാത്ത ഒരാശയത്തെ മറ്റെന്തെങ്കിലും നമ്മുടെ സ്വാർത്ഥമായ താല്പര്യത്തിന് വേണ്ടി അതിനെ അംഗീകരിക്കാൻ നമ്മൾ നിർബന്ധിതനായിത്തീരുന്നതാണ് ബാധ്യത. മറ്റേ ബാധ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം അസത്യം ഒന്ന് ബോധ്യപ്പെടുക, അതാണ് ബാധിതം എന്ന് പറയും. ഒരു കാര്യം അസത്യം ഒന്ന് നമ്മൾ സ്വയം ബോധിപ്പിക്കുക, അതാണ് ബാധിത എന്ന് പറയുന്നത്. അബാധിത എന്ന് പറഞ്ഞാൽ ബോധ്യപ്പെടാതിരിക്കുക, ഇത് അസത്യം ഒന്ന് ബോധ്യപ്പെടാതിരിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ മരുഭൂമിയിൽ മരീചികൾ കണ്ടിട്ട് ഇത് അസത്യം ഒന്ന് ബോധ്യപ്പെട്ടാൽ അതിന്റെ അർത്ഥം ബാധിതമായി. പക്ഷെ നമുക്കത് ജലമെന്ന് തന്നെ നമ്മൾ ധരിച്ചിരിക്കുകയാണെങ്കിൽ അത് അബാധിതമാണ്. അത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ്, അത് വളരെ ക്ലിയറാണ്. ഇത് മറ്റൊരു വിഷയമാണ്. കൂടുതലും ഈ ബാധ്യതകൾ വരുന്നത് കൂടുതലും നമ്മുടെ തെറ്റായ ധാരണകൾ, ഗൂഢവിശ്വാസങ്ങൾ. അറ്റാച്ച്മെന്റ് ഞാൻ പറയുന്നത്, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഈ ശുദ്ധാംശങ്ങളുടെ അടുത്ത് എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു. ഞാൻ പറയുന്നതെല്ലാം ഞാൻ വിശ്വസിച്ചു, അതിനനുസരിച്ച് അങ്ങോട്ട് പ്രവർത്തിക്കും. അപ്പൊ അങ്ങനെ അത് നമ്മളങ്ങ് വിശ്വസിച്ചു. അതൊരു അറ്റാച്ച്മെന്റ് കൊണ്ടാണ് അവിടെ ഉണ്ടാകുന്നത്. അദ്ദേഹത്തിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ്. നമ്മളവിടെ അത് ഏതാണ് ശരി ഏതാണ് തെറ്റാണെന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലും. അപ്പൊ അത് വരുന്ന എങ്ങനെയെന്ന് വെച്ചാൽ, അതായത് അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും തെറ്റെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അത് പേഴ്സണൽ റിലേഷൻഷിപ്സ് ആണ്. നമ്മള് രണ്ട് വ്യക്തികൾ തമ്മിൽ വളരെ അടുക്കുന്നു മാനസികമായി, പല കാരണങ്ങളും കാണും. അതിന് കാരണങ്ങൾ പലതായിരിക്കും. അപ്പോ പരസ്പരം മാനസികമായി നമ്മള് രണ്ട് വ്യക്തികൾ, അത് ഒരു ഭാഗത്തുനിന്ന് മാത്രമല്ല ഉണ്ടാകുന്നു, രണ്ടു ഭാഗത്തുനിന്നും അതുണ്ടാവും. അങ്ങനെ മാനസികമായും വളരെ അടുപ്പമുണ്ടാകുമ്പോ നമ്മളെന്ത് ചെയ്യും, ആ വ്യക്തിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നതിനും തയ്യാറാവും. ആ വ്യക്തി പറയണമൊന്നുമില്ല, നമ്മൾ അറിഞ്ഞു ചെയ്യാൻ തയ്യാറാവും. അത് ആ പേഴ്സണൽ റിലേഷൻഷിപ്പ് കൊണ്ട് അതിന്റെ ബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലടത്ത് ആ ബാധ്യത ആവശ്യമാണ്. മനസ്സിലായോ? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മയ്ക്ക് അതിന്റെ കുഞ്ഞിനോട് വരുന്നത് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. എന്ന് വെച്ചാൽ ആ പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതൊരു ബാധ്യതയാണ്. അമ്മയ്ക്ക് കുഞ്ഞിനോട് വലിയൊരു ബാധ്യത വരും. പക്ഷെ അത് ആ പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് വരുന്നതാണ്. ആ ബാധ്യത നമുക്കൊരു മോശമെന്ന് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ അമ്മയ്ക്ക് കുഞ്ഞിനോട് ഒരു ബാധ്യത ഉണ്ടെങ്കിലേ ആ കുഞ്ഞിനെ അതിജീവിക്കാൻ പറ്റും, ജീവിച്ചിരിക്കാൻ പറ്റും. അപ്പോ എപ്പോഴും ബാധ്യതകള് ദോഷമെന്നുള്ളതല്ല. പിന്നെ ഈ ബാധ്യത ഇത് ദോഷമായി വരുന്ന എപ്പോഴാണ്? എപ്പോഴാണ്? അതായത് എവിടെയെങ്കിലും പരസ്പരം ചൂഷണം ചെയ്യുന്നതിന് ഉപയോഗിച്ചാൽ. മനസ്സിലായി? എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ളത് ഇതിന്റെ ഇടയ്ക്ക് കടന്നു വരികയാണെങ്കിൽ. ഞാനും സ്വാമിയും തമ്മിലൊരു വളരെ എന്താണോ വലിയൊരു അടുപ്പമുണ്ട്. പക്ഷെ ആ അടുപ്പം കൊണ്ട് ദോഷമൊന്നുമില്ല, നമുക്ക് രണ്ടുപേർക്കും പരസ്പരം ഒരു അടുപ്പമുണ്ട്. പക്ഷെ ആ അടുപ്പം ഉപയോഗിച്ചിട്ട് ഞാൻ എന്റെ സെൽഫിഷ്നെസ്സിന് വേണ്ടിയിട്ട് സ്വാമിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യണമെങ്കിൽ അത് മാരകമാണ്. മനസ്സിലായോ? അങ്ങോട്ട് അങ്ങനെ കിടക്കാൻ പാടില്ല. തിരിച്ച് ആ സ്നേഹബന്ധം ഉപയോഗിച്ച് എന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അവിടെയാണ് അത് വഷളാകുന്നത്, അത് വിനമസാവും. അപ്പോ അതില്ലാത്തടത്തോളം കാലം എന്താണ് മനുഷ്യന് സമൂഹത്തോട് ബാധ്യത വേണമെന്ന് പറയുന്നതാണ്. മനുഷ്യന് സമൂഹത്തോട് ബാധ്യത വേണം. കാരണം ഈ സമൂഹം എന്ന് പറയുന്നതിന്റെ ഒരുപാട് സംഭാവനകൾ കൊണ്ടേ നമുക്ക് നിലനിൽക്കാൻ പറ്റും. അപ്പോ ബാധ്യത വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, ചൂഷണം ചെയ്യാൻ പാടില്ല, നമ്മളെയും ചൂഷണം ചെയ്യാൻ പാടില്ല. അവിടെയാണ് പ്രശ്നം. ഇത് സാധാരണ ഈ ഇതില് വരുന്ന എവിടെയെന്ന് വെച്ചാൽ ഇതിനകത്ത് ക്രൂക്കഡ്നെസ് വരാൻ പാടില്ല, കണ്ണിങ്നെസ് വരാൻ പാടില്ല. എങ്ങനെ വെച്ചാൽ വേറൊരു വ്യക്തിയുമായിട്ട് ബോധപൂർവം ബാധ്യതകൾ സൃഷ്ടിച്ചെടുക്കുക. അത് ആത്മാർത്ഥമായിട്ടായിരിക്കില്ല. മനസ്സിലായോ? എന്ന് വെച്ചാ ഇപ്പൊ സ്വാമിയോട് എനിക്കൊരു ബാധ്യത സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? സ്വാമിയുടെ വീക്ക്നെസ് മനസ്സിലാവും. എന്താണ് വീക്ക്നെസ്? ആ വീക്ക്നെസ്സുകൾ മനസ്സിലാക്കിയിട്ട് ആ വീക്ക്നെസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു, വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യുന്നു. സഹായങ്ങളെല്ലാം ചെയ്യുമ്പോൾ എന്നോടുള്ള ബാധ്യത കൂടും. ഇവിടുത്തെ മറ്റേ സ്വാമിയുടെ സ്റ്റൈൽ ഇതാണ്, പുള്ളിയുടെ നിരന്തരം പരിപാടി ഇതായിരുന്നു. ഇതെളുപ്പം മനസ്സിലാവത്തില്ല. ചുറ്റും കൂടി നിന്നവർക്കെല്ലാം വേണ്ടതെല്ലാം എന്ത് ചെയ്യും? എല്ലാം ചെയ്തു കൊടുക്കും. അത് പലപ്പോഴും അവരുടെ ദുർബലതകളെ വർദ്ധിപ്പിക്കുന്ന രീതി ചെയ്തു കൊടുക്കും. എന്നുവെച്ചാൽ അവരതിന് അഡിക്റ്റ് ആക്കും. ഈ കമ്പിന് കൂടി വെള്ളം അടിക്കുന്നത് പോലെ ആദ്യം ഫ്രീ ആയിട്ട് അവൻ കൊടുക്കും, പിന്നെ അവനെ കൊണ്ട് കാശ് മുടക്കി. ആദ്യം ഫ്രീ ആയിട്ടായിരിക്കും മുടക്കും, ഇവ അടിച്ചു കഴിഞ്ഞാൽ അഡിക്റ്റ് ആകുമ്പോൾ അവന്റെ കുടുംബം എല്ലാം എഴുതിയിട്ട് അവൻ അവനെ കൊണ്ട് കുടിപ്പിക്കും. അതുപോലെ ഒരു വലിയ അത് ക്രൂക്കഡ്നെസ് ആണ്. അത് മനുഷ്യന് ഒരിക്കലും സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല. അങ്ങനെ നമ്മൾ ഒരുപാട് ബാധ്യത എല്ലാം ഉണ്ടാക്കിയെടുക്കുമ്പോ പിന്നെ പുള്ളി പ്രതീക്ഷിക്കുന്നത് ഈ വ്യക്തിക്ക് വേണ്ടി താൻ എന്തിനും തയ്യാറാകുക, താനൊരു ചാവേറാകുക. മനസ്സിലായോ? അപ്പൊ ഞാനിങ്ങനെ സ്വാമിയുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചതെന്ന് വളർത്തിയെടുത്തിട്ട് പിന്നെ പ്രതീക്ഷിക്കുന്നത് സ്വാമി എനിക്ക് വേണ്ടി ചാവയറാകണം. മനസ്സിലായോ? സ്വന്തം ജീവൻ കളയാനും തയ്യാറാകണം. എന്തുകൊണ്ട്? ബാധ്യതയുണ്ട്. ഇനി അങ്ങനെ ഞാൻ ചെയ്തില്ലെങ്കിൽ പറയാം വിശ്വാസ വഞ്ചകനാണ്. മനസ്സിലായോ? ഭയങ്കര ഈ ക്രൂക്കൻസ് എന്ന് പറഞ്ഞാൽ നേരിടാൻ വലിയ പ്രയാസമാണ്. അപ്പൊ നമ്മൾ തളർന്നു പോകും. നമുക്ക് പിന്നെ എന്ത് ചെയ്യാനാണ്? കാരണം വലിയ ബാധ്യതയായിപ്പോയി. ഈ മനുഷ്യന് വേണ്ടി ചാവരകുന്ന എന്തിനു വേണ്ടി? ഇയാളുടെ എല്ലാ കുളരുതായ്മയ്ക്കും നമ്മൾ കൂട്ടിയിരിക്കണം, എല്ലാം സപ്പോർട്ട് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ പറയും, കണ്ടോ അവനൊരു വലിയ വിശ്വാസ വഞ്ചകനാണ്. അപ്പൊ നമ്മൾ തളർന്നു പോകും. കണ്ടോ എന്നെ വിശ്വസിച്ച് ഞാനിത് കാണാൻ പാടില്ല പാടണ്ടോ എന്ന് ബുദ്ധിയില്ലാത്തവൻ ചിന്തിക്കും. ബുദ്ധിയുള്ളവനാണെങ്കിൽ മനസ്സിലാക്കി ഇത് അവന്റെ ക്രൂക്കഡ്നെസ് ആണ്, ഇതിന് നമ്മൾ വീഴാൻ പാടില്ല. ഇതാണ് ഈ ശൂരിയില് സ്വാമിമാര് മുഴുവൻ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇത്തരം ടാക്ടിക്സുകളാണ്. ഇപ്പോഴും എല്ലാവരും മനസ്സിരിക്കുന്ന ഇതൊക്കെയാണ്. ഇതാ കണ്ടു വളർന്നത് ഈ തലമുറകളെല്ലാം. ഇപ്പൊ എല്ലാവരുടെയും മനസ്സിരിക്കുന്ന ഇത്തരം വികലമായ ചിന്തകളാണ്. അപ്പൊ അവരും പ്രതീക്ഷിക്കുന്ന ഇതാണ്, നമ്മളോട് കൂറുള്ളവനായിരിക്കണം, അതുകൊണ്ട് നമ്മൾ അവന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും. ആ കൂറ് ഇല്ലാതെന്ന് കഴിഞ്ഞാൽ അവനെ വിശ്വാസഘാതകൻ എന്ന് പറയും. അത് കേൾക്കുമ്പോൾ അവന് വലിയ ഡിപ്രഷൻ ഉണ്ടാവും. അപ്പൊ ബുദ്ധിയില്ലാത്തവന്, ഒരു കോമൺ സെൻസ് ഇല്ലാത്തവനെല്ലാം വീഴ്ത്തി കളയും. എന്തിനു വേണ്ടിയിട്ട്? തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട്. മറിച്ച് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിന് ദോഷമൊന്നുമില്ല. അത് പക്ഷെ പരസ്പരം എക്സ്പ്ലോയിറ്റ് ചെയ്യാത്തതായിരിക്കണം. അത് വളരെ ഹെൽത്തി ആയിരിക്കണം. ഹെൽത്തി എന്നുള്ളതാണ്, ഹെൽത്തി ആയിരിക്കണം. മനസ്സിലായോ? അപ്പൊ പരസ്പരം ആർക്കും അതുകൊണ്ട് ദോഷം വരത്തില്ല. അതുപോലെ തന്നെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് സ്വയം നമ്മളെ ശരിക്കും മനസ്സിലാകത്തില്ല ചില നമ്മുടെ ബിഹേവിയർ. അപ്പൊ അതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ അതാണ് ഇതിന്റെ ചർച്ച ചെയ്യുന്നത്. ഇമോഷണൽ ഇന്റലിജൻസ് ചർച്ച ചെയ്യുന്ന പ്രധാനമായ ഒരു കാര്യം അതാണ്. നമ്മുടെ എന്താണ്, നമ്മുടെ ഇമോഷൻസ് മനസ്സിലാക്കുക, മറ്റുള്ളവന്റെയും മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുമ്പം നമ്മളും അവന് സഹകരിക്കേണ്ടി വരുമ്പോഴത്തേക്ക് സൗഹാർദ്ദത്തോടുകൂടി അവനെ അത് മനസ്സിലാക്കി കൊടുക്കുക. നിനക്ക് എന്നാ ഈ പ്രശ്നമാണ്, ഇത് ശരിയല്ല എന്നുള്ളത്. അതൊരു വീക്ക്നെസ് ആണെങ്കിൽ അത് വീക്ക്നെസ് ആണ്, അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല. മനസ്സിലായോ? അപ്പോ അത് ഇതൊക്കെ മനുഷ്യൻ സ്വാർത്ഥത വരുമ്പോ അവൻ തന്റെ ചുറ്റുമുള്ള ഒരു ഗ്രൂപ്പ്, ഒരു ഇൻ ഗ്രൂപ്പ്, ചെറിയൊരു ഗ്രൂപ്പാണെങ്കിലും അവൻ എങ്ങനെയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമെന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. ഈ സാധാരണ ഈ കൂടെ നിൽക്കുന്ന മണ്ടന്മാർക്കൊന്നും ഒരിക്കലും മനസ്സിലാകത്തുമില്ല. അതാണ് നമ്മളെയൊക്കെ മണ്ടനാക്കിയിട്ടുണ്ട്. ഈ പറയുന്നത് ഞാൻ ബുദ്ധിമാനെന്നുള്ളതല്ല, നമ്മളും കുറെ മണ്ടനായിട്ടാണ് ബുദ്ധി ഉദിക്കുന്നത്. ഇതെന്ന് കാണുമ്പോ നമ്മളാദ്യം വെട്ടിയായി പോകും. ഈ വെട്ടിത്തത്തിലൂടെ ഇങ്ങനെ പോയിട്ടാണ് നമ്മള് പിന്നെ മനസ്സിലാക്കുന്നു നമ്മളൊരു വെറും കൂടെ കാലം കഴിയും. അപ്പൊ അതിലിത്രേ ഉള്ളൂ. നമ്മുടെ ഈ പേഴ്സണൽ റിലേഷൻഷിപ്പില് എക്സ്പ്ലോയിറ്റേഷൻ വരരുത്. ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിരിക്കും അത്. രണ്ടുപേർക്കും ഒരുപോലെ ബെനിഫിറ്റ് ചെയ്യുന്നതായിരിക്കും ഒന്ന്, രണ്ടുപേർക്കും ദോഷം ചെയ്യുന്നതായിരിക്കും. അല്ലാതെ എന്താണ് ഈ പരസ്പരം ബന്ധം പാടില്ല എന്നുള്ളതല്ല. അപ്പൊ പഴയകാലത്ത് പറയും എന്താണ്, ആസക്തി പാടില്ല, രാഗം പാടില്ല എന്നൊക്കെ പറയും. ഈ രാഗം എന്ന് പറയുന്നത് അതിന് ഒരർത്ഥം ഉണ്ടാ പറയുന്നില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമുണ്ട്, പക്ഷെ അത് വളരെ ആസക്തമായി കഴിഞ്ഞാൽ വരുന്ന എന്തെന്ന് വെച്ചാൽ അവിടെ എക്സ്പ്ലോയിറ്റേഷൻ വരും. പിന്നെ അവന്റെ എല്ലാ തിന്മകൾക്കും കൂട്ടിയിരിക്കും. അപ്പോ മറ്റുള്ള എല്ലാത്തിനും കാണും ബന്ധത്തിന് പ്രാധാന്യം കൽപ്പിക്കും. മനസ്സിലായോ? ഇപ്പൊ അവൻ തെറ്റായ വഴിക്കാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് ആ തിന്മയൊക്കെ എന്ത് ചെയ്യും? ചിലപ്പോ കണ്ണടയ്ക്കും, ചിലപ്പോ പ്രോത്സാഹിപ്പിക്കും, ഇതെല്ലാം ചെയ്യും. അപ്പോ അത് ശരിയല്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ അതിനവനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം. അപ്പോ അതിലാ ബന്ധം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് ആ പോക്ക് ശരിയല്ല, അങ്ങനെ പോയാൽ ദോഷം ചെയ്യും. ചിലപ്പോ അങ്ങനെ പറയുമ്പോ അവനത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ ബന്ധം തകർന്നു പോകും. അപ്പൊ അതുകൊണ്ട് വ്യക്തിബന്ധങ്ങൾ എപ്പോഴും നല്ലതാണ്, സമൂഹവുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരിക്കുക. അതുപോലെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇങ്ങനെ ഒരാൾ എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ മനസ്സിലായിട്ട് പിന്മാറി കഴിഞ്ഞാൽ ഇവര് തമ്മിൽ ശത്രുക്കളായിട്ട് മാറും. അത് സംഭവിക്കും. അത് സംഭവിക്കുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുമായിട്ട് വളരെ അടുത്ത് കഴിയുമ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഷെയറിംഗ് നടക്കും, പരസ്യങ്ങളും ഷെയർ ചെയ്യും, സ്വകാര്യതകൾ ഷെയർ ചെയ്യും, വ്യക്തിപരമായ ദൗർബല്യങ്ങൾ ഷെയർ ചെയ്യും. ഇങ്ങനെയൊക്കെ വരുമ്പോ ഇവൻ പിന്നെ അകലുമ്പോ ഇതൊക്കെ ഇവൻ എനിക്ക് തനിക്കെതിരായി ഉപയോഗിക്കുമെന്നുള്ള ഒരു ഭയം വരും, ശത്രുത വരും. അപ്പൊ അവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. അത് തന്നെ അവനെ ശരിക്കും ഇല്ലാതാക്കാൻ തന്നെ ശ്രമിച്ചു, കൊല്ലാൻ തന്നെ ശ്രമിച്ചു, പക്ഷെ അവൻ രക്ഷപ്പെട്ടു. അപ്പോ അങ്ങനെയൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഇത്തരം എന്താണോ ഇത്തരം വ്യക്തികളെന്ന് പറയുന്നത് വളരെ അപകടകാരികളാണ്, വളരെ അപകടകാരികളാണ്. അപ്പോ അവരുമായിട്ടുള്ള അടുപ്പം എന്ന് പറയുന്നത് രണ്ടു കൂട്ടർക്ക് പറ്റും. ഒന്ന് എന്ന് പറയുന്നത് അവരുമായിട്ട് അടുക്കാന്ന് തീരെ മണ്ടന്മാർക്ക് പറ്റും, മനസ്സിലായോ? ഒരു യൂസ്ലെസ് ആയ വ്യക്തികൾക്ക്, കാരണം അവർക്ക് ഇവരുടെ അടുപ്പത്തിലെ മുമ്പോട്ട് ജീവിച്ചു പോകാൻ പറ്റും, ഒന്നിനും കൊള്ളാത്തവന്മാർ. പിന്നെ വേറെ കൂട്ടർ എന്ന് പറഞ്ഞാൽ ഇവരെയും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവർ. ഇവനെന്തോ ആയിക്കൊള്ളട്ടെ, ഇവനിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമെന്ന് ചിന്തിക്കുന്നവർക്ക് നല്ലതാണ്. ഇവന്റെ കൂടെ നിന്നിട്ട് ഇവന്റെ നിന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റുക. ഇവൻ സ്വയം ഇങ്ങോട്ട് ഇവനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും, പക്ഷെ അവന്റെ നിന്ന് എന്തെങ്കിലും കിട്ടുമെങ്കിൽ അതൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളവർ ഈ രണ്ടു കൂട്ടരെ ഇവരെ അടുത്തേക്കും, മണ്ടന്മാരെ നീക്കും, അവരെ നിന്ന് ബെനിഫിച്ചിന് വേണ്ടി. അല്ലാതെ നമ്മളൊരു നോർമലായി ചിന്തിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരമുള്ള ആൾക്കാരുമായിട്ട് നമുക്കെന്താണ് അധികാല ഒരു ബന്ധം കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ രണ്ടാണ്, ഒന്ന് പേഴ്സണലായിട്ടുള്ള ബന്ധം, മനസ്സിലായ രണ്ട് ബന്ധങ്ങളാണ് മനുഷ്യർക്ക് വരുന്നത്. ഒന്ന് പേഴ്സണലായിട്ടുള്ള ബന്ധം, മറ്റൊന്ന് പ്രൊഫഷണലായി വരുന്നത്. ഇപ്പോ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പേഴ്സണലായ ഒരു ബന്ധം ഉണ്ടാവും, പക്ഷെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പ്രൊഫഷണലായ ഒരു ബന്ധമുണ്ട്. എന്താണ് ആ പ്രൊഫഷണൽ ബന്ധം എന്ന് പറയുന്നത്? അതല്ല, ഒരേ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട, അതുമല്ല തൊഴിൽ സംസ്കാരം, അതുമല്ല നിങ്ങളുടെ പ്രൊഫഷണൽ ബന്ധം എന്ന് പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒരു സ്ഥാപനത്തിന്റെ അംഗങ്ങളാണ്, അംഗങ്ങൾ. അത് ലീഗലായുള്ള ഒരു ബന്ധമുണ്ട്, ഒരേ സ്ഥാപനത്തിന്റെ തന്നെ. അത് നിയമപരമായി നിങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ട് അംഗങ്ങളെന്ന് പറയുന്നു. അത് നിങ്ങളുടെ പ്രൊഫഷണൽ ബന്ധമാണ്. അപ്പോ പേഴ്സണലായ ബന്ധം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നു, ചിരിക്കുന്നു, വർത്തമാനം പറയുന്നു, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, അത് ഇതൊക്കെ പറയുന്നു. അപ്പോ ഈ രണ്ട് ബന്ധവും ഒരുപോലെ നിലനിർത്തുക എന്ന് പറയുന്നത് എന്താണ്, നേരെ നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ നിങ്ങളുടെ പ്രൊഫഷണൽ ബന്ധം എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ പേഴ്സണലായ ഗോളുകൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ നന്മയ്ക്ക് ഉപകരിക്കത്തക്ക രീതിയിലാണ് നിങ്ങളുടെ പേഴ്സണൽ അല്ല പ്രൊഫഷണലായിട്ടുള്ള ബന്ധത്തെ ഉപയോഗിക്കേണ്ടത്. അപ്പൊ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ നന്മ, ഇൻസ്റ്റിറ്റ്യൂഷന്റെ വളർച്ച, അതിനൊക്കെ വേണ്ടിയിട്ട് ആ പ്രൊഫഷണൽ ബന്ധത്തെ ഉപയോഗിക്കണം. പക്ഷെ അവിടെ നിങ്ങൾ ആരെങ്കിലും ഒരാള് പ്രസ്ഥാനത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായാണ് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ ബന്ധം തകരും, നിങ്ങൾക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, മനസ്സിലായോ? പേഴ്സണൽ ബന്ധം വേണമെങ്കിൽ നിലനിർത്താം, പേഴ്സണലായി നമ്മൾ പറയണ്ടേ, എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല, പക്ഷെ അയാളുടെ പ്രവൃത്തിയോട് അയാളുടെ ആശയത്തോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് പറയുന്ന ഇതാണ്. കാരണം അയാളുടെ പ്രവൃത്തി ആശയം എന്ന് പറയുന്നത് അത് രണ്ട് വ്യക്തിയെ ആശ്രയിച്ചിരിക്കുന്നതല്ല, അത് ഒരു പ്രസ്ഥാനത്തെ ആശ്രയിച്ചിരിക്കുന്നതാണ്. അപ്പം ഈ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പും നന്മയും ഇവനെ കൂടെ ബാധിക്കും, മറ്റൊരാള് ആ വരും വരും. അതുകൊണ്ട് ഇവനെ അത് കറക്റ്റ് ചെയ്യേണ്ടത് ഒരു ഉത്തരവാദിത്വം വരും. അത് അവിടെയാണ് ഈ പ്രൊഫഷണൽ ബന്ധം തകരുന്നു. മറ്റേയാള് എന്ത് ചെയ്യുന്നു, ഈ പ്രസ്ഥാനത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. അപ്പോ അതിനോട് ആ ശരി എന്നാ കുറച്ച് എനിക്കൂടെ അതിന്റെ പങ്ക് പറ്റുകയാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ അങ്ങനെയല്ല, ഒരാൾക്ക് പ്രസ്ഥാനത്തിനോട് താല്പര്യമുണ്ട്, പ്രസ്ഥാനത്തിന് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു വിചാരം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നിങ്ങൾ തമ്മിലുള്ള പ്രൊഫഷണൽ ബന്ധം തെറ്റും. മനസ്സിലായി? അങ്ങനെ തെറ്റുന്നത് എന്തുകൊണ്ട്, നിങ്ങൾ രണ്ടുപേരും ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അത് പേഴ്സണലായ ഒരു കാര്യമല്ല, പേഴ്സണലായി ഒരു വിരോധം കൊണ്ടല്ല. അതുകൊണ്ട് മറ്റേ അടിക്കണം കൊല്ലണം അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പേഴ്സണലായിട്ടുള്ള ബന്ധം വേറെയാണ്, പക്ഷെ പ്രൊഫഷണൽ ബന്ധം അവിടെ തകരും. അപ്പൊ നിങ്ങൾക്ക് ഒരുമിച്ച് ഒരേ ലക്ഷ്യത്തോടുകൂടി പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പൊ സ്വഭാവമായിട്ട് നിങ്ങൾ രണ്ട് ഗ്രൂപ്പാവും. ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ കള്ളന്മാരുണ്ടെങ്കിൽ അവരെല്ലാം കൂടെ ഒന്നാവും, അല്ല അതിനെ ചോദ്യം ചെയ്യുന്ന വേറെ ഗ്രൂപ്പും. അപ്പൊ അങ്ങനെ ഈ ഗ്രൂപ്പ് വരുന്നു. പ്രൊഫഷണൽ ബന്ധങ്ങൾ തെറ്റുമ്പോഴാണ് ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നത്. ഗ്രൂപ്പുകൾ ഉണ്ടായിട്ട് സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യും, ഒരു കൂട്ടം പ്രസ്ഥാനത്തിന്റെ താല്പര്യത്തിന് വേണ്ടി നിൽക്കും, മറ്റുള്ളവരെന്ത് ചെയ്യും, ഈ വ്യക്തിയുടെ അവരുടെ താല്പര്യത്തിന് വേണ്ടി നിൽക്കും. അപ്പൊ അവിടെ ഇൻഫൈറ്റ് നടക്കും, ഇന്റേണൽ പൊളിറ്റിക്സ് ഉണ്ടാവും. അത് ഈ പ്രൊഫഷണൽ ബന്ധങ്ങൾ തകരുമ്പോഴാണ്. അപ്പോ പേഴ്സണൽ ബന്ധങ്ങൾ അങ്ങനെയല്ല, പക്ഷെ ഒരു നമ്മളൊരു പ്രസ്ഥാനത്ത് നിൽക്കുമ്പോൾ നമുക്ക് വ്യക്തികളുമായിട്ട് എന്താണ് പേഴ്സണൽ ബന്ധം നിലനിൽക്കുകയും വേണം, പ്രൊഫഷണൽ ബന്ധം നിലനിൽക്കുകയും വേണം, രണ്ട് ബന്ധവും നിലനിൽക്കണം. പിന്നെ വേറെ ഒന്നുണ്ട്, ഈ പ്രൊഫഷണലായി വരുന്ന പ്രശ്നങ്ങൾ വരുന്ന ഈ അകൽച്ചകളും പ്രശ്നങ്ങളും അത് പേഴ്സണലായി എടുക്കാനും പാടില്ല. പേഴ്സണലായി അത് എടുക്കാൻ പാടില്ല, കാരണം പേഴ്സണലായി നമുക്ക് രണ്ടുപേർക്കും നമ്മൾ രണ്ടുപേരുടെയും പ്രശ്നമല്ല. ഇത് ഒരു പ്രസ്ഥാനത്തെ മുൻനിർത്തി നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ അവിടെ എന്തായാലും അകൽച്ച വരും, അവിടെ ഗ്രൂപ്പുകൾ വരും, പരസ്പരം മത്സരങ്ങളെല്ലാം വരും, വന്നേ പറ്റും. അല്ല, അത് വ്യക്തിയല്ല, ഗ്രൂപ്പിനെയാണ്. പ്രൊഫഷണൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരുന്നു, അവിടെയാണ് ഗ്രൂപ്പിസം വരുന്നത്. ഗ്രൂപ്പിസം വന്നു നിന്നിട്ട് പരസ്പരം വൈദ്യം. അതാണ് ഈ പ്രൊഫഷണൽ ബന്ധവും പേഴ്സണൽ ബന്ധവും നമ്മൾ വേർതിരിച്ചറിയേണ്ടത്. അപ്പൊ പേഴ്സണലായി അത് ബാധിക്കാൻ പാടില്ല. മനസ്സിലായോ? അപ്പൊ ഞാന് എന്താണ് ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു, ഒരു സമയത്ത് ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട്. ഇന്ന് ഞാനൊരു ഗ്രൂപ്പിന്റെ ഭാഗമല്ല. എന്തുകൊണ്ട്? എനിക്കിന്ന് അങ്ങനെ ഒരു പ്രൊഫഷണൽ ബന്ധമില്ല, പേഴ്സണലായിട്ട് എനിക്ക് ആരോടും വിരോധത്തിന്റെ കാര്യമില്ല. അന്ന് പേഴ്സണൽ അല്ലല്ലോ, നിങ്ങൾ രണ്ടൊരു ഗ്രൂപ്പ് ജയിക്കുന്നു, ഇവരുണ്ടൊരു വേറൊരു ഗ്രൂപ്പ് ജയിക്കുന്നു. അത് നിങ്ങളുടെ പ്രൊഫഷണലായ കാര്യങ്ങൾ വരുന്ന പ്രശ്നങ്ങളാണ്, അതിനെ പേഴ്സണലായിട്ട് കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല. അപ്പോൾ പേഴ്സണലായി നമ്മൾ ആരോടും വിരോധവും ഒന്നും പുലർത്തേണ്ട യാതൊരു കാര്യമില്ല. പക്ഷെ പ്രൊഫഷണലായിട്ട് അതുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? കാരണം നിങ്ങൾ സ്ഥാപനത്തിന്റെ, ഞാൻ അതിന്റെ ഒരു ഭാഗമാണെങ്കിൽ സ്ഥാപനത്തിനെതിരായി നീങ്ങിയ ഞാൻ എന്ത് ചെയ്യും, മറുവശത്ത് നീങ്ങും. അത് പ്രൊഫഷണലാണ്, പേഴ്സണലല്ല. അങ്ങനെ നിൽക്കാൻ പറ്റും നമുക്ക്, കാരണം എന്തുകൊണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ ആ തിന്മയ്ക്ക് നമ്മൾ കൂട്ടി നീക്കേണ്ടി വരും, അതൊരിക്കലും പറ്റില്ല. അപ്പൊ പിന്നെ നമ്മൾ തിന്മയുടെ ഏതൊരു ഭാഗത്ത് നീക്കേണ്ടി വരും. അങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോ അങ്ങനെ പറ്റും. പിന്നെ അതുകൊണ്ട് നമ്മളൊരു ഈ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബന്ധം കൊണ്ട് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. മനസ്സിലായി? ഒരു ഗ്രൂപ്പിന്റെ ആനുകൂല്യം വേണ്ടിരിക്കുമ്പോൾ ആ ഗ്രൂപ്പിന്റെ എല്ലാ നമുക്ക് ആനുകൂല്യങ്ങളെല്ലാം കിട്ടും. മനസ്സിലായി? പ്രൊഫഷണൽ ബന്ധം കൊണ്ടുണ്ടാവുന്ന മൊത്തം ആനുകൂല്യം എല്ലാം നമുക്ക് കിട്ടും. അതില്ലെങ്കിൽ നമുക്ക് ആനുകൂല്യം ഒന്നും കിട്ടത്തില്ല, ആനുകൂല്യങ്ങളൊന്നും നമുക്ക് കിട്ടത്തില്ല. പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങളെ കിട്ടും, പ്രൊഫഷണലായിട്ടുള്ള ആനുകൂല്യം ഒന്നും കിട്ടത്തില്ല. അത് ഇതിപ്പോ ഇത് രണ്ടും ഇങ്ങനെ നിൽക്കും, രണ്ട് രീതിയിലും നിൽക്കും. അപ്പൊ ഇത് രണ്ടും നമ്മൾ വേർതിരിച്ചറിഞ്ഞ് ഒരു ഗ്രൂപ്പിന് നിൽക്കുമ്പോ ഇത് രണ്ടും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കി വളരെ ആവശ്യമായിട്ടുള്ള വിരോധം വർദ്ധിക്കും. രണ്ടായിട്ട് തന്നെ കാണണം നിങ്ങളുടെ നിലപാടുകൾ ഈ. അപ്പൊ അങ്ങനെ രണ്ടായി നിൽക്കുകയും വേണം. നിങ്ങളുടെ നിലപാടുകൾ ഈ സ്ഥാപനത്തിന് ദോഷം ചെയ്യുന്നതാണ്, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് യോജിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങളും ഞാനും തമ്മിൽ വ്യക്തിപരമായൊരു പ്രശ്നമില്ല, ഈ നിലപാടാണ് എപ്പോഴും നല്ലത്. അപ്പൊ നിങ്ങളോട് വിയോജിപ്പുള്ളതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് സ്ഥാപനത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, അതുകൊണ്ട് നിങ്ങളോട് യോജിക്കും. നിങ്ങളോട് യോജിപ്പുള്ള എന്തുകൊണ്ട് നമ്മൾ തമ്മിൽ വ്യക്തിബന്ധമുണ്ട്, അതിന്റെ പേരിൽ അതില്ലാതുണ്ട്. രണ്ടും രണ്ടാണ്, പേഴ്സണൽ റിലേഷൻഷിപ്പും പ്രൊഫഷണൽ റിലേഷൻഷിപ്പും. ഒരു വർക്ക് സ്പേസ് ഇത് രണ്ടും നോക്കേണ്ടതുണ്ട്. നമ്മുടെ എന്താണ്, നമ്മളൊരു സ്ഥാപനത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വർക്ക് സ്പേസ് കൂടെയാണ്, നമ്മൾ പണിയെടുക്കുന്ന ഒരിടം കൂടെയാണ്, നമ്മൾ പണിയെടുക്കുന്നുണ്ട്. അപ്പോ ഇത് രണ്ടും നോക്കണം, വ്യക്തിപരമായ ബന്ധങ്ങളും മറ്റ് തൊഴിൽപരമായ ബന്ധം. പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ തൊഴിൽപരമാണ്, തൊഴിൽപരമെന്ന് പറഞ്ഞാൽ ഒരു സംഘടനാപരമായ ബന്ധം, അതിനകത്തുള്ള ബന്ധം. അത് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് വെച്ചാൽ ഇപ്പൊ രാഷ്ട്രീയം എന്ന് പറയുന്നതിന് ഒരു വർക്ക് സ്പേസ് ആയിട്ടുണ്ട്, ഒരു തൊഴിലിടം. ഈ നേതാക്കന്മാരെല്ലാം എന്താണ്, ഒരു പേഴ്സണൽ ബന്ധം എപ്പോഴും നിലനിർത്തും, ഓപ്പോസിറ്റ് ആണെങ്കിലും പേഴ്സണൽ ബന്ധം നിലനിർത്തും. പക്ഷെ ആ തൊഴിലിടത്തിൽ അവർ പല ഗ്രൂപ്പുകളായിട്ട് ഭയങ്കരമായി ഫൈറ്റ് ചെയ്യും. അതാണ് അതിന്റെ രീതി. ഇല്ല, അതവരുടെ രീതി അതാണ്. അപ്പൊ അവരുടെ പ്രൊഫഷണലായിട്ടുള്ള ബന്ധം വരെ, പേഴ്സണൽ ആയിട്ടുള്ള ബന്ധം വരെ അത് നിലനിർത്തിയാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. ഒരു നല്ല രാഷ്ട്രീയക്കാരൻ അങ്ങനെയായിരിക്കും, അതൊരു നല്ല രാഷ്ട്രീയമാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ആ പേഴ്സണലായ ബന്ധം നിൽക്കുന്നോണ്ട് അവരുടെ നിലനിൽപ്പിന് ഇതൊന്നും ഒരിക്കലും ബാധിക്കുന്നില്ല. രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ അവൻ വരും, അല്ലെങ്കിൽ അവൻ വരും, രണ്ടുപേരും വരും. അപ്പൊ രണ്ടിനെയും അവർ രണ്ടായിട്ട് തന്നെ കാണും. അത് പൊളിറ്റിക്സിന്റെ ഒരു പ്രധാന ഭാഗമാണ്. അങ്ങനെയാ പോകുന്നു മുമ്പോട്ട്, എല്ലായിടത്തും. കേരളത്തിൽ നിന്നുള്ളതല്ല, എല്ലായിടത്തും അങ്ങനെയാണ്. അത് ഒരാള് പേഴ്സണലായി തിരിക്കുകയാണെങ്കിൽ അവനൊരു നല്ല പൊളിറ്റീഷ്യനല്ല. ആരെങ്കിലും ഇതിനെ പേഴ്സണലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ നല്ല പൊളിറ്റീഷ്യൻ. പ്രത്യേകിച്ച് ഡെമോക്രസിയിലും മറ്റും അങ്ങനെ പോകാം. അതിന് വലിയൊരു ഉദാഹരണമാണ് എന്താണ്, പണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാര്യം പറയുന്നത്. ഇന്ദിരാഗാന്ധി ജ്യോതി ബസുവിനെ വിളിച്ച അഭിപ്രായങ്ങൾ ചോദിക്കും, എന്നിട്ട് അവര് തമ്മിൽ ഭയങ്കര കമ്പനിയാണ് എന്ന് ഭയങ്കരമായിട്ട്. ഈ ഇന്ദിരാഗാന്ധി കൽക്കട്ടയിൽ നിന്ന് അപ്പൊ ഈ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ പേഴ്സണലായൊരു ബന്ധമുണ്ട് അവർക്ക്. അതേസമയം മറ്റു രാഷ്ട്രീയത്തിൽ ഒരു വിമർശിക്കുകയും ചെയ്യും. ജ്യോതി ബാസു ശക്തമായി വിമർശിക്കും, ഇന്ദിരാഗാന്ധി വിമർശിക്കും കമ്മ്യൂണിസ്റ്റുകാരെ. പക്ഷെ ആ പേഴ്സണൽ ബന്ധം നിലനിർത്തും. അതുപോലെ മറ്റൊന്ന് ജ്യോതിബോധസു ഇന്ദിരാഗാന്ധി താഴെ ഇറക്കിയിട്ട് അവിടെ കയറി ഇരിക്കാൻ നോക്കും. ഇന്ദിരാഗാന്ധി ജ്യോതിബോധസുവിനെ കളഞ്ഞിട്ട് ഇരിക്കാം. ഇതൊക്കെ ഉണ്ട്, അവിടെയൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. പക്ഷെ പേഴ്സണായി അത് ബാധിക്കാതിരിക്കും. പിന്നെ ഒരാളെ താഴെ ഇറക്കേണ്ടി വന്നാൽ ഇറക്കും. പൊളിറ്റിക്സിൽ അതാണ് വേണ്ടത്, അതൊക്കെ ചെയ്യുമല്ലോ. അതൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാ പാട്ടുകളും പാടി അതൊക്കെ വായിച്ച് ഇതുവരെ എത്തി. എന്താണ് 1990s ഡാനിയൽ ഗോൾബ്രാനെ പ്രതിപ്പിച്ച ഒരു ആശയമായ ഇമോഷൻ ഇന്റലിജൻസ് സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും മറ്റുള്ളവരുടെ വികാരങ്ങളെ തിരിച്ചറിയാനും സ്വാധീനിക്കാനുമുള്ള കഴിവാണ്. ഇതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏത് ഇപ്പൊ ഈ വായിച്ചത് ഇമോഷൻ ഇന്റലിജൻസ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനപരമായ കാര്യം ഇതാണ്. നമ്മുടെ ആധ്യാത്മികതയിൽ ഇല്ലാത്തൊരു കാര്യമാണ്. എന്താണ് യോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ചിത്തവൃത്തി നിരോധം. ആരുടെ ചിത്തവൃത്തിയെ നിരോധിക്കുന്നു? അവനവന്റെ ചിത്തവൃത്തിയെ നിരോധിക്കുന്നു. മറ്റുള്ളവന്റെ ചിത്തവൃത്തികളെ കുറിച്ച് അവൻ എന്തെങ്കിലും നോട്ടമുണ്ടോ? അതിനെ കുറിച്ച് അവൻ പരിഗണിക്കുന്നുണ്ടോ? ഇല്ല. ഇത് ഇമോഷൻ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എല്ലാ രംഗങ്ങളിലും എല്ലാ തൊഴിലിടങ്ങളിലും എല്ലാ പ്രൊഫഷൻ മേഖലയിലും എല്ലായിടത്തും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. കാരണം എല്ലാവർക്കും ആവശ്യമാണ്. വലിയ വലിയ കോർപ്പറേറ്റുകളിൽ, കമ്പനികളിൽ, എല്ലായിടത്തും എവിടെയാണ് മനുഷ്യൻ സഹകരിച്ച് പ്രവർത്തിക്കുന്നത് അവിടെ എല്ലായിടവും ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ട്? എങ്ങനെ ഒരു കോർപ്പറേഷൻ സഹകരണം സാധ്യമാകാമെന്നുള്ളതാണ് എവിടെയായാലും ആൾക്കാർ ചിന്തിക്കുന്നത്. അടിച്ചു പിരിയാനല്ല. അങ്ങനെ അടിച്ചു പിരിയാതെ സഹകരണം സാധ്യമാകണമെങ്കിൽ എന്ത് വേണം? തന്റെ ഈ വികാരങ്ങളെയും തന്റെ ചിന്തകളെയും യോജിപ്പിക്കണം. അതായത് ഇമോഷൻസ് എന്ന് പറയുന്ന വികാരങ്ങൾ, ഇന്റലിജൻസ് എന്ന് പറയുന്നത് ബുദ്ധി, ഇത് രണ്ടിനെ യോജിച്ച് പ്രവർത്തിപ്പിക്കുന്നു. അപ്പൊ ഇത് എന്താണ്? ഈ വികാരങ്ങൾ എന്ന് പറയുന്ന ഒരു മോശമായ കാര്യമാണ്, അത് ഉപേക്ഷിക്കേണ്ടാണ്, അങ്ങനെയല്ല പറയുന്നത്. ഇന്റലിജൻസ് എന്ന് പറയുന്ന ബുദ്ധിയെയും ഇമോഷൻസ് എന്ന് പറയുന്ന വികാരങ്ങളെയും കൂട്ടിയോജിപ്പിച്ച് വേണം ഒരാൾ പ്രവർത്തിക്കേണ്ടത്. വളരെ വളരെ വളരെ നമുക്കറിയില്ലാത്ത ഒരു കാര്യമാണ്. മനസ്സിലായോ? ഇന്ന് കാരണം ഈ പണ്ടത്തെ ആ സാഹചര്യങ്ങളും ഇന്നത്തെ മനുഷ്യന്റെ ജീവിത സാഹചര്യമൊക്കെ ഒരുപാട് മാറി. ഇന്ന് ഈ ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് ധാരണയില്ലാതെ ഒരാൾക്ക് ഒരു സമൂഹത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോ അങ്ങനെയാണെങ്കിൽ അയാൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകും, അയാൾ പരാജയപ്പെട്ടു പോകും, അയാൾ വെറുക്കപ്പെട്ടവനായിത്തീരും. അല്ല, രണ്ടിനും ഒരേ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ. ഇന്റലിജൻസ് എങ്ങനെയാണോ നിങ്ങൾ, നിങ്ങൾക്ക് എന്താണോ, ഒരാൾക്ക് നല്ല ഐക്യമുണ്ട്, മനസ്സിലായോ? പക്ഷെ അയാൾക്ക് അയാള് അയാളുടെ അതിനാണ് അവർ പറയുന്നത് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്. ഇവർ പറയുന്നത് നമ്മളെ കുറിച്ചുള്ളവർ. അതായത് പണ്ട് പറഞ്ഞതുപോലെ ആത്മാവായിട്ട് അറിയുക, ആത്മാവിനെ അറിയുക, അതൊന്നുമല്ല. അതുകൊണ്ടൊന്നും വലിയ കാര്യങ്ങളില്ല. വ്യവഹാരം അല്ലേ ഉള്ളൂ, അല്ല വേറെന്താ ഉള്ളത്? വ്യവഹാരമേ ഉള്ളൂ. ട്രാൻസാക്ഷൻ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, കമ്മ്യൂണിക്കേഷൻ, പരസ്പരം നമ്മൾ നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് വ്യവഹാരം. അവിടെ മറ്റ് പ്രവൃത്തികളും വരുന്നു. അല്ല വ്യവഹാരം അല്ല വേറെന്താ ഉള്ളത്? പിന്നെ പറയും പരമാർത്ഥമെന്ന്. അത് വെറും ഒരു ഭാവന മാത്രമാണ്, ഒരു സങ്കല്പമാണ്, ഒരു ഇമാജിനേഷനാണ്. നമ്മളവിടെ ജീവിക്കുന്നില്ല. മനുഷ്യന്റെ ജീവിതം, മനുഷ്യന്റെ പരസ്പര ഇടപെടൽ എന്ന് പറയുന്നതാണ് വ്യവഹാരം. അല്ല ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ പരമാർത്ഥം എന്ന് സങ്കല്പിച്ചിട്ട് എന്താവണം? അതുകൊണ്ട് എന്താ ഗുണം? പരമാർത്ഥത്തെ നമ്മൾ ജീവിക്കുന്നുണ്ട്? ഒരിക്കലും ഇല്ല. ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ് വ്യവഹാരം. ഈ വ്യവഹാരത്തിൽ ഉള്ള സെൽഫ് അവയർനെസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ അതിന്റെ വീക്ക്നെസ്, അതിന്റെ സ്ട്രെങ്ത്, ബലവും ദൗർബല്യവും നമ്മൾ മനസ്സിലാക്കുക എന്തൊക്കെയാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോ നമ്മൾ എന്തെല്ലാം ദുർബലതകളിലൂടെയാണ് കടന്നു വന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മനസ്സിലായോ? അത് നമ്മുടെ ഈ ഇമോഷൻസ് നമ്മൾ ശരിയായ രീതിയിൽ തിരിച്ചറിയാത്തതുകൊണ്ടും അതിനെ കൈകാര്യം ചെയ്യാത്തതുകൊണ്ടും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ശരിക്കും നമ്മൾ ആലോചിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഇന്റലിജൻസ്. അപ്പൊ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന്, ചിന്തിക്കാനുള്ള കഴിവ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ഒരു പ്രശ്നം വന്നാൽ പരിഹരിക്കാനുള്ള കഴിവ്, അതായത് ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിംഗ്, തിങ്കിങ്, പിന്നെ ഏറ്റവും വലിയൊരു കഴിവാണ് ലേണിംഗ്, ഓരോന്ന് പഠിക്കുക. ഇതൊക്കെയാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. സെൽഫ് റെഗുലേഷൻ, അതിനി വരാൻ പോകുന്ന കാര്യം. ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. എന്താണോ ഒന്ന് ലേണിംഗ്, തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇത്രയല്ല, ഇതൊക്കെയാണ് നമ്മുടെ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇമോഷൻസ് എന്ന് പറയുമ്പോഴോ വികാരങ്ങളെ തന്നെ, സ്നേഹം, കോപം, ഭയം, അസൂയ, കാമം, ഇതൊക്കെയാണ് ഇമോഷൻസ്. ഇരിപ്പു, ഇരിപ്പു അത് തന്നെ അസംബന്ധമാണ്. ഇതൊന്നും ഇരിപ്പുമല്ല, ശത്രുക്കളല്ല ഇത്. നമ്മള് ശാസ്ത്രം അടിസ്ഥാനപരമായി തെറ്റാ പഠിപ്പിക്കുന്നത്. ഒരിക്കലും അത് ഇരിപ്പുക്കളല്ല. മനസ്സിലായോ? ഇതൊന്നും ഇരിപ്പുക്കളല്ല. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മള് അവിടെയാണ് പറഞ്ഞ ഈ സെൽഫ് റെഗുലേഷൻ. ഇതിനൊക്കെ നമ്മൾ റെഗുലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഇത് റെഗുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്, ഇമോഷൻസും ഉണ്ട്, ഇന്റലിജൻസും ഉണ്ട്. ഇത് നമുക്ക് ദോഷം ചെയ്യാൻ നോക്കുക, ഇതിനെ നമ്മൾ ഗുണകരമാക്കി മാറ്റുക. ഇതാണ് ഈ പറയുന്ന മനുഷ്യന് മനുഷ്യന്റെ ഇടയിൽ ജീവിക്കുന്നതിന് വേണ്ട ഇതാണ്. സ്വാമിജി ഇങ്ങനെ പറയുന്നുണ്ട്, ഈ നമ്മൾ ഒരു പെൺകുട്ടിയെ ലവ് ചെയ്യുന്നു, അത് അതേ ഒരു ഇമോഷൻ തന്നെയാണ് പിന്നെ ആങ്കറായിട്ട് മാറുന്നത്. ബിക്കോസ് അതിങ്ങനെ പുളോക്കാകുമ്പോൾ ദേഷ്യമായിട്ട് വരുന്നത് സെയിം ഇമോഷൻ ആണോ? സെയിം ഇമോഷൻ അല്ല, അത് ദേഷ്യത്തിന് കാരണമായി തീരാം. ഒരേ ഇമോഷൻ അല്ല. ഇപ്പൊ സ്നേഹം എന്ന് പറയുന്നതിന് തടസ്സം വന്നിട്ട് വന്നു കഴിഞ്ഞാൽ ഇച്ഛാഭംഗം വരും, അത് പുതിയ ദേഷ്യം എന്ന് പറയുന്ന വികാരത്തിന് കാരണമായി തീരും. അല്ല, ഒരു വികാരം മറ്റൊന്നായി മാറുന്നതല്ല, കാരണം ഇതിന്റെയൊക്കെ പിന്നിലുള്ള ബ്രെയിൻ ആക്ടിവിറ്റീസ് വേറെ വേറെയാണ്. ഈ വികാരങ്ങളെല്ലാം പറഞ്ഞുള്ള ബ്രെയിൻ പ്രൊഡിക്ഷൻസ് ആണ്. ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന കെമിക്കൽസ് ഒക്കെ വേറെയാണ്, വേറെ വേറെയാണ്. അവിടെ നടക്കുന്ന ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഒക്കെ വേറെ വേറെയാണ്. അതുകൊണ്ട് ഒന്ന് വേറൊന്നായി മാറുകയല്ല. ഇപ്പോ എന്താണ് ഇതെല്ലാം വെവ്വേറെ വികാരങ്ങളാണ്. മനസ്സിലായോ? ഈ വെവ്വേറെ വികാരങ്ങൾ ഇപ്പോ പല വികാരങ്ങൾക്കും മറ്റൊന്ന് കാരണമായി തീരും നേരിട്ട് തന്നെ. ഇപ്പൊ അസൂയ എന്ന് പറയുന്ന ഒരു വികാരം ഉണ്ടാകും. മനസ്സിലായോ? അപ്പോ വേറിട്ടൊരു ഗുണം ഞാൻ കാണുന്നു, അതിനെ ദോഷമായി കണ്ടാൽ അത് എന്നില്ല അസൂയായി മാറും. മനസ്സിലായോ? അസൂയ ഗുണത്തെ ഗുണമായി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്, ആ നല്ല ഗുണമാണല്ലോ. പക്ഷെ ഗുണത്തെ ഞാൻ ദോഷമായി കണ്ട അസൂയ. അപ്പോ എന്നിൽ തന്നെ ഉണ്ടാകുന്ന എന്താണ് ദോഷമായി കാണുന്ന അത് അസൂയക്ക് കാരണമായി തീരുന്നു. അപ്പൊ ഈ വികാരങ്ങളെ നമ്മുടെ ഇന്റലിജൻസുമായി യോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കുക, അത് എല്ലാത്തിനും നമുക്ക് ആവശ്യമാണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന്റെ സമാധാനത്തിനും സന്തോഷത്തിനും ജീവിതത്തിന് വിജയിക്കുന്നതിനും എല്ലാ തരത്തിലുള്ള ക്വാളിറ്റി ഉണ്ടാകുന്നതിന് ഈ വികാരങ്ങളെയും ബുദ്ധിയെയും യോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ യോജിപ്പിക്കുന്നത് കൊണ്ട് തന്നെ പഴയകാലത്ത് പറഞ്ഞില്ലേ, അതൊക്കെ ഇതൊക്കെ അധികമാകുമ്പോൾ വരുന്ന ദോഷങ്ങളാണ്. രാഗം അത് അധികമായ ദോഷമാണ്, മറിച്ച് എന്താണ്, അത് നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഒരു ഹെൽത്തിയായ ലൈഫിന് നമുക്ക് രാഗം വേണം, അല്ലെങ്കിൽ ഹെൽത്തിയായ, കാരണം ഇപ്പോൾ ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, അത് നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വെള്ളം കുടിക്കണം, ഇതിനോടൊക്കെ രാഗമുണ്ടായാലേ ഇത് ചെയ്യത്തുള്ളൂ. എനിക്ക് ഭക്ഷണം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, നല്ല ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കഴിക്കും, എന്തെങ്കിലും കഴിച്ചാൽ എന്റെ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കും. അപ്പൊ രാഗം ആവശ്യമില്ലാത്തതല്ല, നല്ല ഭക്ഷണം കഴിക്കുന്നതിനുള്ള രാഗം ഉണ്ടാവണം, നല്ല ശുദ്ധജലം കുടിക്കുന്നതിനുള്ള രാഗം ഉണ്ടാവണം. അപ്പൊ രാഗം എന്ന് പറയുന്നതിന് ഉപേക്ഷിക്കേണ്ടതാണെന്നല്ല പറയേണ്ടത്, അവിടെ ഇന്റലിജൻസ് ഉപയോഗിക്കണം. എങ്ങനെയാണ് ഇന്റലിജൻസ് ഉപയോഗിക്കുന്നത്? എനിക്ക് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, ആ നല്ല ഭക്ഷണം തിരഞ്ഞെടുക്കുന്നിടത്താണ് ഇന്റലിജൻസ് വരുന്നത്. ശുദ്ധജലത്തെ ഞാൻ തിരഞ്ഞെടുക്കുന്നിടത്താണ് ഇന്റലിജൻസ് വരുന്നത്. നല്ല ഭക്ഷണവും നല്ല ജലവുമാണ് എന്റെ ശരീരത്തിനും മനസ്സിനും നല്ലതാണെന്ന് മനസ്സിലാക്കുന്നതാണ് ഇന്റലിജൻസ്. മനസ്സിലായോ? ഈ ഇതില്ലാതെ, അത്ര ഒരു ഇന്റലിജൻസ് ഇല്ലാതെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മൾ മോശം ഭക്ഷണം കഴിക്കും, മോശം വെള്ളം കുടിക്കും, നമ്മുടെ ശാരീരിക ആരോഗ്യം പോവും, മാനസികാരോഗ്യം പോവും. അങ്ങനെയാണ് ഈ സ്വാമിമാരുടെ തപസ് എന്നൊക്കെ പറയുന്നത്. ഈ തപസ് എന്നൊക്കെ പറയുന്നതെല്ലാം വെറും മണ്ടത്തരമാണ്, മൂഢതയാണ്. എന്തുകൊണ്ട്? അവിടെ അവർ ഇമോഷൻസും ഇന്റലിജൻസും യോജിപ്പിക്കുന്നില്ല. വലിയ അബദ്ധമാണ്. അതുകൊണ്ടാണ് ഈ തപസ്സിന് പോകുന്നവരൊക്കെ കുറച്ചു ദിവസം തപസ് ചെയ്തിട്ട് അങ്ങ് മതിയാകുന്നു. കുറച്ചു ദിവസം ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലായത് അബദ്ധമാണ്, അവർക്കെന്ന് മനസ്സിലാവും. അപ്പൊ അത് നിർത്തും. പിന്നെ ചിലർക്കാണ് സ്ഥിരം തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണതിന് പറഞ്ഞ പേര് പറഞ്ഞ എന്താണ്? ഡിമെൻഷ്യ. മറക്കരുത്, ഒരാള് മരണം വരെ തപസ് ചെയ്യുന്നെങ്കിൽ എന്റെ അർത്ഥം അത് ഡിമെൻഷ്യാണ്. അത് പലതരത്തിലുണ്ട്, അതിൽ ഏതോ ഒരു ഡിമെൻഷ്യാണ്. അത് ഏതെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ന്യൂറോ സയന്റിസ്റ്റുകളെ കൊണ്ട് ചോദിച്ചു. പിന്നെ ഇങ്ങനെയും പറയാറുണ്ട്, ഈ അൺകോൺഷ്യസ് ടഫ്നെസ് ഉള്ള ആൾക്കാർ എന്ത് ക്രൂരകൃത്യം ചെയ്യുമ്പോൾ അവരെ അത് മറ്റൊരിടത്തും കരയുമ്പോൾ അങ്ങനെയൊരു ഈ അൺകോൺഷ്യസ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, തിരുത്തേണ്ട കാര്യമാണ്. അതൊക്കെ പോയി സോമാറ്റിക് പ്രകടനമാണ്. ഇത് സോമാറ്റിക് ഒന്നുമല്ല, അത് പറയുന്നത് എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് അത് സയന്റിഫിക്കായി മനസ്സിലാക്കണം. കാരണം നമ്മൾ മൃഗങ്ങളിൽ നിന്ന് പരിണമിച്ചു വന്നാണ്. മനസ്സിലായോ? നമ്മള് മൃഗങ്ങളിൽ നിന്ന്, എപ്പോഴും ഇത് ഹ്യൂമൻ എവല്യൂഷനിലൂടെ മാത്രമേ ഈ കാര്യങ്ങൾക്കൊക്കെ ശരിയായ ഒരു സമാധാനം കണ്ടെത്താൻ പറ്റും. അല്ലാതെ ഇതിനൊന്നും സമാധാനം കണ്ടെത്തില്ല. നമ്മൾ മൃഗങ്ങളിൽ നിന്ന് പരിണമിച്ചു വന്നാണ്. മൃഗങ്ങൾ മൃഗങ്ങളോട് പെരുമാറുക, മൃഗങ്ങൾ മനുഷ്യരോട് പെരുമാറുക, മനുഷ്യർ തമ്മിൽ പെരുമാറുക, ഇതിനൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ മൃഗങ്ങളിൽ നിന്ന് പരിണമിച്ചു വന്നപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഈ മൃഗങ്ങളിലുള്ള ചില ജീനുകൾ ഈ പരിണാമത്തിലൂടെ മനുഷ്യനിലും വന്നിട്ടുണ്ട്. മനസ്സിലായോ? ആ ജീൻ ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞ, ഇത് ആക്ടിവേറ്റ് ആകും ആയിക്കഴിഞ്ഞാൽ ചില മനുഷ്യരിലും മൃഗങ്ങളുടെ സ്വഭാവം പ്രകടമാകും. അതിന് കാരണം ആ ജീനുകളാണ്. അപ്പോൾ അവൻ മൃഗീയമായി പെരുമാറും. മനസ്സിലായോ? ഒരു പൂച്ചയ്ക്ക് എലിയെ പിടിച്ച് ഇങ്ങനെ കടിച്ച് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിനൊരിക്കലും എലിയോട് കാരുണ്യം തോന്നത്തില്ല. അതിനെ പകുതി കൊല്ലും, പിന്നെ ഓടിക്കും, വീണ്ടും പകുതി കൊല്ലും. ഇപ്പൊ അവിടെ അതിന്റെ അതിന്റെ ഉള്ളിലെ സിമ്പതി, എമ്പതി, കമ്പാഷൻ, ഈ വികാരങ്ങളൊന്നും വരത്തില്ല. അതിന്റെ വ്യത്യാസം അറിയാമോ? സിമ്പതി, എമ്പതി, കമ്പാഷൻ ഇല്ല. ഇതിന്റെ ഒന്നും വികാരം, ഈ ഒരു വികാരം എന്റെ മനസ്സിൽ വരുന്നുള്ളൂ. കാരണം അതിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അത് ഇര പിടിയനാണ്, അതിന്റെ ഇരയെ പിടിക്കുന്നു. ഇരയെ പിടിച്ച് തിന്നുന്നതിന് മുമ്പ് കുറച്ച് ട്രെയിനിങ് കൂടെ എടുക്കണം അടുത്ത ഇരയെ പിടിക്കാൻ. വിട്ടുപിടിക്കുന്നില്ലേ, ഓടുന്നു, വീണ്ടും ചാടി വീഴുന്നു. പ്രാക്ടീസ് ചെയ്യണം തിന്നുന്നതിനോട് ഒപ്പം തന്നെ ആസ്വദിക്കല്ലാതെ പ്രാക്ടീസ് ചെയ്യണം. ഇര പിടിക്കൽ എന്ന് പറയുന്നത് അടുത്ത ഒരു ഇരയെ പിടിക്കുമ്പോ ഇതിൽ നിന്നും നല്ല രീതിയിൽ പിടിക്കണം, മനസ്സിലായോ? കാരണം അതിന് നിലനിൽക്കണമെങ്കിൽ ഈ പണി ചെയ്താലേ പറ്റൂ. ഇന്നത്തെ നമ്മുടെ വീട്ടു വളർത്തുന്ന പൂച്ചകളൊക്കെ നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, പക്ഷെ എന്നാലും അതിൽ ആ ജീൻ ഇരിപ്പുണ്ട്. ഇരയെ പിടിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് തിന്നത്തില്ല. കുറച്ച് ഇത് പ്രാക്ടീസ് ചെയ്യും, നമ്മൾ ഫുട്ബോളൊക്കെ കളിക്കും പോലെ പ്രാക്ടീസ് ചെയ്തിട്ട് കളിക്കും പോലെ. അപ്പൊ അതിന്റെ ഉള്ളിൽ ഈ പറയുന്ന സിമ്പതി, എമ്പതി, കമ്പാഷൻ ഇങ്ങനെയുള്ള വികാരങ്ങളൊന്നും ഒരിക്കലും വരത്തില്ല. സിമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീലിംഗ്, ഫീലിംഗ് അബൌട്ട് സമ്മൺ, ഒരാളെ കുറിച്ച് നമുക്കൊരു എന്താണ്, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാലേ, ഒരു കുഞ്ഞ്, ഏതെങ്കിലും ഒരു കുഞ്ഞ്, അതിനെന്തെങ്കിലും ഒരു വലിയ രോഗം വന്നോ ഏതെങ്കിലും തരത്തിൽ അത് കടന്ന് നിലവിളിക്കുന്ന കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓഹ് അതിങ്ങനെ കഷ്ടപ്പെടുന്നല്ലോ എന്നൊരു വിചാരം വരുന്നു ഒരു ക്ഷണം. അതിന് സിമ്പതി. അത് കഴിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യുന്നു, നമ്മുടെ പണിക്ക് നമ്മൾ പോകുന്നു. അതവിടെ കഷ്ടപ്പെട്ട് തന്നെ കിടക്കും. അത് ചിലപ്പോൾ ഒരു വീഡിയോ കാണുന്നതായിരിക്കും, ഒരു കുട്ടി നിലവിളിക്കുന്നു. നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന എന്താണ്, സിമ്പതിയാണ്, അയ്യോ അത് കഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടോ? അത് കഴിഞ്ഞ് എമ്പതി എന്ന് പറയുമ്പോ എന്താണോ, ആ ഫീലിംഗ് വിത്ത് സമ്മൺ എന്ന് വെച്ചാൽ ആ ദുഃഖം തന്റെ ദുഃഖം പോലെയാണെന്ന് തോന്നും, മനസ്സിലായോ? അത് ആ കുഞ്ഞിന്റെ ദുഃഖം എന്ന് പറഞ്ഞാൽ എന്റെ ദുഃഖം പോലെയാണെന്നും ആ തന്റെ ഹൃദയത്തെ സ്പർശിക്കും എന്നൊക്കെ പറയണ്ടോ, ആ തന്റെ ദുഃഖമായിട്ട് തോന്നും. ഇത് ആണ് എമ്പതി. പിന്നെ കമ്പാഷൻ എന്ന് പറയുമ്പോ എന്താണ്, ഫീലിംഗ് പ്ലസ് ആക്ഷൻ. അതായത് ആ ഫീലിംഗ് ഉണ്ടാവും, എമ്പതി ഉണ്ടാവും, ഉണ്ടായിട്ട് എന്ത് ചെയ്യുന്നു, ആ കുഞ്ഞിന്റെ ദുഃഖത്തെ എങ്ങനെ മാറ്റാം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു, പ്രവർത്തിക്കുന്നു, മനസ്സിലായി? ഇപ്പൊ ഒരമ്മയ്ക്ക് കുട്ടിയോട് ഉണ്ടാകുന്നത് സിമ്പതി, അത് കഴിഞ്ഞ് എമ്പതി, പിന്നീട് കമ്പാഷനാണ്, പിന്നീട് വരുന്നത്. അത് നമ്മളീ പറയുന്നതായിട്ട് ബന്ധമൊന്നും ഉണ്ടല്ലോ. അപ്പോ കഷ്ടപ്പാട് എങ്ങനെ ലഘൂകരിക്കാം, മനുഷ്യൻ ചിലർക്കും കാണുന്നുണ്ട്, ചിലർക്ക് കാണുന്നില്ല. അതുപോലെ പശുപക്ഷി മൃഗാദികളിലും ചിലർക്ക് കാരുണ്യം കാണുന്നുണ്ട്, ചിലർക്ക് കാണുന്നില്ല. അത് ഈ ജീവിന്റെ പ്രത്യേകത കൊണ്ട് സംഭവിക്കുന്നതാണ്. ഒന്ന്, ജീവൻ നമ്മുടെ എല്ലാ സ്വഭാവവിശേഷങ്ങൾക്കും ഏകദേശം 40 മുതൽ 60% വരെ നമ്മുടെ ജീവൻ കാരണമാണ്, ബാക്കി നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന ഇതെല്ലാം, നമ്മുടെ സ്വാധീനം എല്ലാം ജീനെന്ന് പറയാൻ പറ്റില്ല. അപ്പോ ഒരു അമ്മയ്ക്ക് കുഞ്ഞിനോട് തോന്നുന്ന കമ്പാഷൻ എന്ന് പറയുന്നത് എന്താണ്, അതൊരു നാച്ചുറൽ തിങ് അല്ലേ? അതൊരു കെമിക്കൽ ഉണ്ടാക്കുന്നതാണ്, ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ ഒരു കെമിക്കൽ അവരുടെ ബ്രെയിനിൽ പ്രവർത്തിക്കുന്നോണ്ടാണ് ഒരു ബോണ്ടേജ് ഉണ്ടാക്കും ആ കെമിക്കൽ. എന്നിട്ട് എന്ത് ചെയ്യുന്നു അമ്മ, അപ്പൊ അവിടെ ആ ദുഃഖം കണ്ടിട്ട് മറയിക്കുകയല്ല, ആ ദുഃഖത്തെ മാറ്റാൻ വേണ്ടിയിട്ട് എന്തെന്ന് വെച്ചാൽ അത് ചെയ്യാം. അതിന് പാല് കൊടുക്കുന്നെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ അതിന് ആഹാരം കൊടുക്കുന്നെങ്കിൽ കൊടുക്കും, അതിന് രോഗം ഉണ്ടെങ്കിൽ അതിനെ ആശ്വസിപ്പിക്കും. ഇപ്പൊ ഗുരുവിന്റെ, ഗുരു കമ്പാഷനേറ്റ് ആണ്, ഗുരുവിന്റെ കമ്പാഷൻ എന്ന് പറയുന്നത് അതാണ്. നമ്മൾക്കാർക്കും കമ്പാഷൻ ഇല്ല, കാരണം തന്റെ ചുറ്റുമുള്ള ആ സമൂഹത്തിന്റെ ദുഃഖം കണ്ടപ്പോ അവിടെ ആദ്യ സിമ്പതി ഉണ്ടായി, പിന്നെ എമ്പതി ഉണ്ടായി, അതിനോടൊപ്പം സഹതപിച്ചു. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു, കമ്പാഷൻ ഉണ്ടായെന്ന് വെച്ചാൽ പ്രവർത്തിച്ചു, പ്രവർത്തിക്കുന്നിടത്താണ് കമ്പാഷൻ. ഈ മനുഷ്യന്റെ കഷ്ടപ്പാടെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ഗുരു പ്രവർത്തിച്ചു, അതാണ് കമ്പാഷൻ. അപ്പോ ഇപ്പൊ എമ്പതിക്ക് ഒരു കുഴപ്പമുണ്ട് കമ്പാഷൻ ഇല്ലെങ്കിൽ, മനസ്സിലായോ? ഇപ്പൊ ഒരാള് കഷ്ടപ്പെടുന്നതുകൊണ്ട് എന്റെ മനസ്സിൽ തറച്ച് ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിച്ച് ചിന്തിച്ച് അവസാനം എനിക്ക് കഷ്ടപ്പാടാവും, എനിക്ക് ഡിപ്രഷൻ വരും, ഞാൻ ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് പോകും. എന്തുകൊണ്ട്? അതെനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, ആ ദുഃഖം ട്രോമ ഉണ്ടാക്കുന്നു. അപ്പൊ എമ്പതി എന്ന് പറയുന്നത് ഒരു പരിധി കഴിഞ്ഞാൽ ദോഷം, മറിച്ച് ഈ അതൊരു കമ്പാഷനായി മാറിക്കഴിഞ്ഞാൽ ആ ദുഃഖത്തെ പരിഹരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് എന്നെ വിഷാദം ഉണ്ടാക്കത്തില്ല. ഇപ്പൊ ഒരു കുട്ടി കിടന്ന് വളരെയധികം രോഗം വന്നോ മറ്റോ കഷ്ടപ്പെടുകയാണ്, അമ്മയ്ക്ക് എമ്പതി ഉണ്ട്, ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അവർ ഡിപ്രഷനിലേക്ക് പോകും. മറിച്ച് കമ്പാഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും? അവർ നിരന്തരം ഈ കുട്ടിയുടെ രോഗം മാറ്റുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അവർക്ക് ഡിപ്രഷൻ ഉണ്ടാകത്തില്ല. കാരണം എന്തുകൊണ്ട്? ഇവര് ശ്രമിക്കുകയാണ് എല്ലാ സമയവും ഈ കുട്ടിക്ക് എന്തൊക്കെ തരത്തിൽ ആശ്വാസം ഉണ്ടാക്കി കൊടുക്കാം, അതിനെന്ത് ചികിത്സ കൊടുക്കാം. ഈ രീതിയിൽ അവരെ നിരന്തരം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ കമ്പാഷൻ ഒരിക്കലും ആ വ്യക്തിയെ ബാധിക്കത്തില്ല. എമ്പതി എന്ന് പറയുന്നത് കൂടുതലായി കഴിഞ്ഞാൽ വ്യക്തിയെ ഡിപ്രഷൻ ബാധിക്കും. മനസ്സിലായോ? അപ്പോ നമ്മുടെ ഈ ആചാര്യന്മാരൊക്കെ ഇവര് എമ്പതിയും കമ്പാഷനും എന്തിനു സിമ്പതി പോലും ഇല്ലാത്തവരാണ്. ഞാൻ ഈ ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ നോക്കിയിട്ടുണ്ട്, ഇപ്പൊ എനിക്ക് അത് ക്ലാരിറ്റി ആയി. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മളിപ്പോ ഡിക്ഷണറിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് പിടിയുണ്ട്. അപ്പോ ഇന്ന് നോക്കുക, നമ്മുടെ ഈ ആചാര്യന്മാരൊക്കെ നോക്കുക, മനസ്സിലായോ? ഗുരുവിന്റെ കാര്യമല്ല, ഗുരു കമ്പാഷൻ ആയിരുന്നു. ഇപ്പൊ ശങ്കരാചാര്യനെ കുറിച്ചോ രാമാനുജനെച്ചോ കുറിച്ച് പറയുമ്പോൾ എന്താണ്? മനുഷ്യനെ സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റുന്നതിനുള്ള കരുണാസിന്ധോ കാരുണ്യം നിറഞ്ഞവരെന്നൊക്കെയാണ് ഇവരെ കുറിച്ച് പറയുന്നത്. പക്ഷെ ഇവരൊന്നും ഒരിക്കലും കമ്പാഷനേറ്റേയല്ല. മനസ്സിലായോ? എന്തുകൊണ്ട്? ഇവര് ഈ മനുഷ്യരെ സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റണമെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇവര് നോക്കും അവന്റെ ജാതി എന്താണ്. അപ്പൊ എല്ലാരെയും കരകയറ്റാൻ അവർക്ക് താല്പര്യമില്ല. അവന്റെ മതം എന്താണ്, അവന്റെ ലിംഗം എന്താണ്, ആണാണോ പെണ്ണാണോ, ഇതൊക്കെ നോക്കിയിട്ടാണ് കരകയറ്റുന്നത്. അപ്പൊ ഇവരൊരു കമ്പാഷനേറ്റ് അല്ല. കാരണം സംസാരം എന്ന് പറയുന്ന എല്ലാ ജീവന്മാർക്കും ഒരുപോലെയാണ്. അപ്പൊ അവരെ കരകയറ്റണമെങ്കിൽ എന്തുകൊണ്ട് എല്ലാവരോടും തുല്യമായ രീതിയിൽ ഇടപെടണ്ടേ? അപ്പൊ ഇവരതിന് കമ്പാഷനേറ്റ് അല്ല. ഇവരെ കുറിച്ച് സ്തുതിക്കുന്നതാണെന്ത്? ഇവരെല്ലാം കാരുണ്യ സിന്ധു. എന്തുകൊണ്ടവരെ അങ്ങനെ സ്തുതിക്കുന്നത്? എന്തുകൊണ്ടാ? ഇവരിങ്ങനെ അല്ലെന്ന് നമുക്ക് മനസ്സിലായിട്ടു. എന്നാലും ഇവരെ സ്തുതിക്കുന്നവർ വലിയ കാരുണ്യമുള്ളവരാണെന്ന് എന്തുകൊണ്ടാ സ്തുതിക്കുന്നത്? ബ്രഹ്മജ്ഞാനിയായിട്ട് തന്നെ അതല്ലേ ഞാൻ പറഞ്ഞത്. ബ്രഹ്മജ്ഞാനം ജാതി നോക്കിയേ ഉള്ളൂ, മതം നോക്കിയേ ഉള്ളൂ. എന്നാലും ഇവർ വലിയ കാരുണ്യമുള്ളവരാണെന്ന് എന്തുകൊണ്ട് പറയുന്നു? അവരുടെ ജീവിതം ഒന്നുമല്ല, നിങ്ങൾക്കൊന്നും തലയിൽ വെളിച്ചമേ ഇല്ല, പ്രകാശമില്ല. എന്തുകൊണ്ടാണ്? ഇവരെ സ്തുതിക്കുന്ന മുഴുവൻ ഇവരെ ജാതിക്കാരാണ്. ശ്രദ്ധിച്ച് നോക്ക്, ഇവരിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടിയ ആൾക്കാരാണ് ഇവരെ സ്തുതിക്കുന്നത്. മറ്റുള്ളവർക്ക് എന്താ? പിന്നെ ഇന്ന് ഇന്നത്തെ കാലത്ത് കുറെ ശൂദ്ര ചണ്ടാള ജാതിക്കാരന്മാരൊക്കെ സ്തുതിക്കുന്നുണ്ട്. അവന്മാർക്ക് ബോധമില്ലാത്തതുകൊണ്ട് അല്ലേ ഇന്ന് കുറെ പേര് സ്തുതിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ഈ ശൂദ്ര ചണ്ടാള ജാതിക്കാരന്മാര് ഇവരെ സ്തുതിക്കേണ്ട യാതൊരു കാര്യമില്ല. അവരെ സ്തുതിക്കുന്നതൊക്കെ അവരെ ജാതിക്കാരാണ്. എന്തുകൊണ്ട്? അവർക്ക് അവരെ കൊണ്ട് ഗുണമുണ്ടായി. അവർക്ക് അവരെ കൊണ്ട് ഗുണമുണ്ട്. അവരെല്ലാവർക്കും വേണ്ടി ഒന്നും പറഞ്ഞില്ല, എല്ലാവർക്കും വേണ്ടി ഒന്നും പറഞ്ഞില്ല. അവരവരുടെ ഒരു ഗ്രൂപ്പിന് വേണ്ടിയാ പറഞ്ഞു, എല്ലാവർക്കും വേണ്ടി പറഞ്ഞില്ല. ഒരു ലോകമെന്ന് പറഞ്ഞാൽ അവരുടെ ഗ്രൂപ്പാണ്, അവരുടെ ലോകം ചുരുങ്ങിയ ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അവര് കമ്പാഷനേറ്റ് എന്ന് പറയുന്നത് ഗുരുവിന്റെ ഒരു ഗ്രേറ്റ്നെസ്. ആ അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഗുരു എല്ലാവരും ഉൾക്കൊണ്ട്, അവിടെ ജാതിയും മതവും ഒന്നും നോക്കില്ല, ആണും പെണ്ണും നോക്കില്ല, എല്ലാവർക്കും വേണ്ടി പറഞ്ഞു. ഗുരുവിന്റെ ആ കാലഘട്ടത്തിൽ എത്രമാത്രം മുന്നോട്ട് കടന്ന് ചിന്തിക്കാമോ അത്രയും ചിന്തിച്ചു പറഞ്ഞു. മനസ്സിലായോ? അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ കമ്പാഷൻ എന്ന് പറയുമ്പോൾ അത് എല്ലാ അർത്ഥത്തിലും എന്താണ്, മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്താണ് എമ്പതി ഉണ്ടായിരിക്കുക എന്നുള്ളത്, അല്ല അവിടെ ഇടപെടുക എന്നുള്ളതാണ് കമ്പാഷനായി. ആ അവിടെ എന്ത് ചെയ്യണം, അവർ ആക്ട് ചെയ്യണം. അങ്ങനെ ചെയ്യണം. ഏതുപോലെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഡോക്ടർ സർജറി ചെയ്യുന്നു, നല്ല ഡോക്ടറാണെങ്കിൽ അതിന് സിമ്പതി ഉണ്ടാവും, എമ്പതി ഉണ്ടാവും, അയാള് കമ്പാഷൻ ഉണ്ടാവും. കാരണം എന്തുകൊണ്ട്, അയാളോട് ആക്ട് ചെയ്യണം. ആ സർജറി ചെയ്ത് ആ രോഗിയെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നുള്ള ആത്മാർത്ഥമായ ചിന്തയോടുകൂടി ഒരു നല്ല ഡോക്ടറാണെങ്കിൽ അയാൾ അത്രയും സൂക്ഷ്മമായി ഒരു തകരാറ് വരാത്ത രീതിയിൽ ആ സർജറി ചെയ്യാണ്. അപ്പൊ അയാൾക്ക് എന്താണ് എമ്പതി ഉണ്ട് എന്നുവെച്ചാൽ വലിയ ആ രോഗിയുടെ ദുഃഖം അയാളുടെ ദുഃഖം പോലെ കണക്കാക്കുന്നു. പക്ഷെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അയാൾക്ക് ഡിപ്രഷൻ. അതുകൊണ്ടല്ലേ ഞാൻ പറയുന്ന എല്ലാം ഭയങ്കര പോയിന്റ് ആണ്. ഇത് മാത്രമാണ് അതായത് ഒരു വളരെ വളരെ ഒരു ഇതാണ്. ഒരു ഡോക്ടറുടെ മകൻ കുഞ്ഞ് അതിന് വളരെ ഒരു സീരിയസ് ആയ ഒരു അസുഖമുണ്ട്. അപ്പോ കൊണ്ടുവന്ന് ഓപ്പറേഷൻ ടേബിളിൽ കിടത്തുകയാണ്. ആ ഡോക്ടർ സർജറി ചെയ്യാൻ പറ്റില്ല, കാരണം അയാൾക്ക് സിമ്പതിയുണ്ട്, എമ്പതി കൂടിപ്പോയി. മനസ്സിലായോ? വലിയ എമ്പതിയാണ്. ആ കുഞ്ഞിന്റെ ദുഃഖം തന്റെ ദുഃഖമായി തന്നെ അയാൾ കണക്കാക്കുന്നു. പക്ഷെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ കഴിയുന്നില്ല. കഴിഞ്ഞില്ലെങ്കിൽ അയാൾ സർജറി ചെയ്യത്തില്ല, കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും. അങ്ങനെ സർജറി ചെയ്യുമ്പോഴാണ് അയാൾ അവിടെ ആവശ്യം. വേറൊരു കുഞ്ഞാണെങ്കിൽ ചെയ്യും, മറ്റൊരു കുഞ്ഞാണെങ്കിൽ അയാൾ ധൈര്യമായിട്ട് ചെയ്യും. അപ്പൊ എമ്പതി അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ അയാൾക്ക് കത്തിയെടുക്കുമ്പോ അയാൾ കൈ പറയും. എന്താ വേറെ ആൾക്കാരെ ഏർപ്പെടുത്തും അത് വരും. അപ്പൊ അയാളുടെ എമ്പതി ഇല്ലാത്തോണ്ടല്ല, എമ്പതി അങ്ങ് നിറഞ്ഞുപോയി, കൂടിപ്പോയി. കൈ പറയ്ക്കും, ചെയ്യാൻ പറ്റില്ല. അബദ്ധം വന്നാലോ? ഒരുപാട് ഡോക്ടർമാരങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോ അതാണ് പറഞ്ഞ, ഒരു നല്ല ഡോക്ടറാണെങ്കിൽ അയാൾ സിമ്പതി, എമ്പതി, കമ്പാഷനുമാണ്. അയാൾ ആക്ട് ചെയ്യും. അപ്പൊ തന്റെ എല്ലാ കഴിവും ഉപയോഗിച്ച് അയാളെ സംബന്ധിച്ച് പിന്നെ അതൊരു പേഷ്യന്റ് ആണ്. അവിടെ മറ്റു റിലേഷൻഷിപ്പ് ഒന്നുമില്ല, താൻ ഡോക്ടർ, ഇത് പേഷ്യന്റ്. അപ്പോ ആ പേഷ്യന്റ് എന്നുള്ള ആളൊക്കെ എന്ത് ചെയ്യുന്നു, അയാളുടെ എല്ലാ കഴിവും ഉപയോഗിക്കുന്നു. അതേ ഉള്ളൂ. അങ്ങനെ ചെയ്യുന്നവൻ ആണ് കമ്പാഷൻ ആയിട്ടുള്ളത്. അപ്പൊ ഗുരു കമ്പാഷന്റെ ഏറ്റവും നല്ല ഉദാഹരണം ഗുരു തന്നെയാണ്. എമ്പതിയിൽ ഇരുന്നില്ല, അതാണ് ഗുരു പറഞ്ഞിരിക്കുന്നതൊക്കെ. നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. എന്താണ് അപരന് വേണ്ടി അഹർനിശം പ്രയത്നം? മനസ്സിലായ? അതൊക്കെ ഗുരുവിന്റെ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പറഞ്ഞാണ് ഗുരു. ഈ എന്താണ് ഇമോഷൻ ഇന്റലിജൻസ് ഒന്നും ഗുരു പഠിച്ചില്ല. പക്ഷെ അത് പഠിക്കാതിരുന്ന ഗുരുവിന്റെ ഒരു ന്യൂനതയല്ല. ഗുരുവിനെ കുറിച്ചൊക്കെ ഒരു വലിയ കാഴ്ചപ്പാടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഗുരുവായത്. അവര് ആ കാര്യം അറിയാം, പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആധുനിക കാലത്ത് ജീവിച്ച് നമ്മൾക്കിത് പഠിച്ചാലും നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രായോഗികം ആകത്തുണ്ട്. ഇതാണ് രണ്ടും തമ്മിൽ വ്യത്യാസം. ചിന്ത ആയിരുന്നല്ലോ ഗുരുവിന്റെ മൗനം എന്ന് പറയുന്നത്. ചിന്തയായിരുന്നു മൗനമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? ഗഹനമായ ചിന്തയിലിരിക്കുക. അങ്ങനെയാണ് ഈ അറിവെല്ലാം ഉണ്ടായത്. അതുപോലെ തന്നെ ശിവഗിരിയിലിരിക്കുമ്പോഴും നമ്മള് കേട്ടിട്ടുള്ളത് ഒരു കഥ അവിടെ ചുള്ളിലിരിക്കും, കുമാരനാശം വന്നപ്പോ കാണാൻ പറ്റില്ല. അതാണ് ചുള്ളിയിരിക്കുന്ന. ഇത് ആശ്രമൊക്കെ മരിക്കുന്നതും വരെ ഈ ചിന്തനം ഡെവലപ്മെന്റ് ഇങ്ങനെ റെഡിയാക്കി. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു സ്വയം തന്നെ വിശാലമായ ഒരു കാഴ്ചപ്പാട്. അതല്ലേ ഈ ഇതുണ്ടല്ലോ, എന്താണ് ആശ്രമം എന്ന് പറയുന്ന കൃതി എഴുതി വെച്ചിരിക്കുന്നു. അത് ഇമോഷണൽ ഇന്റലിജൻസ് ആണ് മൊത്തം എഴുതിയിരിക്കുന്നത്, എഴുതിയിരിക്കുന്ന മൊത്തം കാര്യങ്ങളും. പക്ഷെ അവിടെ ഒരു ഗുരുവിന് വേണ്ടി പറഞ്ഞു എന്നൂടെ ഉള്ളു, എല്ലാവർക്കും വേണോ? അത് ഒരു ഗുരുവിനത് വേണമെന്ന് പറഞ്ഞാൽ ഇതേ അത് മൊത്തം ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. അത് ഓരോ വ്യക്തിക്കും വേണം, ആശ്രമത്തിൽ ഗുരു മാത്രം നന്നായാ പോരാ. പക്ഷെ കുറഞ്ഞ വർഷം ഗുരുവിനെങ്കിലും വേണ്ട. അന്ന് ഗുരുവിന്റെ കാലഘട്ടത്തിൽ ഗുരുവിനാകെ പ്രതീക്ഷിക്കാന്നുള്ളത് ഒരു ഗുരുവിനെങ്കിലും അങ്ങനെ ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ സമൂഹം പറയുന്ന അങ്ങനെയല്ല, അത് ഒരു സമൂഹത്തിലെ എല്ലാവർക്കും അത് വേണം, എല്ലാവർക്കും അത് വേണം. എല്ലാവരും അവനവന്റെ വികാരങ്ങളെയും ബുദ്ധിയെയും യോജിപ്പിച്ച് പ്രവർത്തിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പൊട്ടിത്തെറികളും എല്ലാം ഒഴിവാകുകയും മൊത്തത്തിൽ എന്തൊരു ഒരു സമാധാനം ഉണ്ടാവും. ഒരുപാട് ഈ പ്രോബ്ലം സോൾവിങ്ങിനൊക്കെ ഇമോഷണൽ ഇന്റലിജൻസ് കഴിഞ്ഞാല് സംഘർഷമില്ലാതെ. ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഒരു പ്രത്യേകത പറയുന്നത് എന്താണ്? അതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി. ഗുരു അതാണ് എഴുതി വെച്ചത്, ലീഡർഷിപ്പ് ക്വാളിറ്റി. അതാണ് ഞാൻ പറഞ്ഞത് ഇമോഷൻ ഇന്റലിജൻസ് ആണ്. കുറഞ്ഞ വർഷം ആ ലീഡർക്കെങ്കിലും അതുണ്ടായിരിക്കും. ലീഡർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ലീഡർക്ക് മറ്റുള്ളവരെ കറക്റ്റ് ചെയ്ത് ഒപ്പം കൊണ്ടുപോകാൻ പറ്റും എന്ന് പറയുന്നത്. അതൊക്കെ ഡെമോക്രസിക്ക് ചേരുന്ന കാര്യങ്ങളല്ല, കാലഘട്ടപ്പെട്ട ഇന്നത്തെ കാലത്ത് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ ലീഡർഷിപ്പ് ഇന്നും ഉണ്ട്. രാജായും പ്രജായും ഒന്നും ഒന്നില്ല, അതൊക്കെ പഴയ കാലം. ആ വാക്കേ പറയാൻ പാടില്ലെങ്കിൽ അതൊന്നും കാലഘരണപ്പെട്ട ആശയങ്ങളാണ്. പക്ഷെ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ഗുരു എഴുതി വെച്ചത്, അത് മുഴുവൻ ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. പക്ഷെ അതുകൊണ്ടുള്ള ഒരാളുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ ആ വഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും, ഇങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്. പക്ഷെ ഈ അതിന്റെ പ്രത്യേകത എന്തെന്നറിയാം, അതുകൂടെ പറഞ്ഞിട്ട് നിർത്താം. ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുമ്പോഴേ, ഇന്നിപ്പോ ഇവരെല്ലാം ഓരോ ഗ്രൂപ്പുകളെ, ഒരു വർഷം കഴിഞ്ഞാണ് ഇലക്ഷൻ, ഇപ്പോഴേ തുടങ്ങി ഗ്രൂപ്പുകളെ സംഘടിപ്പിക്കാം ഇലക്ഷൻ കഴിഞ്ഞിട്ട്. അപ്പോ അങ്ങനെയല്ല, എന്താണ്, എല്ലാവരും ആവശ്യപ്പെടണം. ഒരാളല്ലെങ്കിൽ വേറൊരാളെടുത്ത് നിങ്ങളാണ് ഇതിന് ഇരിക്കാൻ യോഗ്യൻ, നിങ്ങൾ ഇവിടെ ഇരിക്കണം. മനസ്സിലായോ? ഇതിന് യോഗ്യനായിരിക്കേണ്ടത് നിങ്ങളാണ് എന്ന് ഓരോരുത്തരും മറ്റുള്ളവരോട് ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നു. ഇതങ്ങനെയല്ല, ഇപ്പൊ അവന്റെ ഇരിക്കുകയാണ്, നമ്മളെല്ലാം കൂടെ സംഘടിച്ച് അവന്റെ നിന്ന് ഇങ്ങോട്ട് പിടിച്ചു പറിക്കണം എന്നുള്ള രീതിയിലാണ് ഇന്ന് ചിന്തിക്കുന്നത് എല്ലാവരും. അങ്ങനെയല്ല, എന്ത് ചെയ്യണം, ഈ വ്യക്തി ഈ വ്യക്തിയോട് പറയണം നിങ്ങളാണ് ഈ സ്ഥാനത്തിരിക്കേണ്ടത്, അപ്പൊ തിരിച്ചു പറയണം നിങ്ങളാണ് ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യ. അങ്ങനെ യോഗ്യത വ്യക്തികൾക്കുണ്ടാവും, അതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോ ഇത് എന്താണ്, ബ്രൂക്കൺനെസ്സും കണ്ണിങ്നെസ്സും കൊണ്ട് ലീഡർ ആയിട്ട് മറ്റുള്ളവനെയൊക്കെ വരട്ടി അടിച്ചു ഒതുക്കി, രാമനെ എടുത്ത് കൃഷ്ണനെ അടിച്ച്, കൃഷ്ണനെ എടുത്ത് ഗോപാലനെ അടിച്ച് എല്ലാം ഒതുക്കി താൻ ലീഡറായിട്ടിരിക്കുക കസേരി കാപട്യം. അങ്ങനെയല്ല, മനസ്സിലായോ? അപ്പോ ഓരോരുത്തരും അതിനുള്ള യോഗ്യത ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഈ പറയുന്ന ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഗ്രൂപ്പ് ആവുകയും ആൾക്കാരെ സംഘടിപ്പിക്കുകയും എടുത്തു മറിക്കുകയും കയറി ഇരിക്കുകയൊന്നും വേണ്ട. അതാണ് വേണ്ടത്. അത് ഒരു വ്യക്തമായി പറഞ്ഞാണ് ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ കുറിച്ച് എന്താണ് ഈ ആശ്രമം കൃതി എഴുതി വെച്ചത്. അത് ശരിക്കും അത് ഇമോഷൻ ഇന്റലിജൻസ്, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നത് ഇപ്പോഴല്ല, ഇപ്പോഴാണ്, നേരത്തെ അല്ല. പഠിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് എഴുതി വെച്ചിരിക്കുന്നത് എന്താ, ഏറ്റവും മോഡേൺ ന്യൂറോ സയൻസ് സൈക്കോളജിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? എല്ലാം ഓരോന്നും കൃത്യമായിട്ട് അടിവരയിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ആ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇപ്പൊ വിശാലാനന്ദ സ്വാമിക്കുണ്ടെങ്കിൽ എല്ലാവരും പറയും സ്വാമി സ്വാമി പ്രസിഡന്റ് ആയിട്ടിരിക്കും. പക്ഷെ അത് പറയണമെങ്കിൽ പറയുന്നതിനോ ക്വാളിറ്റി വേണം. അല്ലെങ്കിൽ അവർ നേരത്തെ അതായത് നമ്മുടെ ഇമോഷണൽ നമ്മളെ സൂക്ഷ്യൻ മറ്റൊരു തന്നെ ഇവിടെ അറിഞ്ഞിരിക്കണം നല്ല പറയാൻ പറ്റും. അതിനാണ് പറയുന്നത് സൊസൈറ്റിയൽ ഇന്റലിജൻസ്. സൊസൈറ്റിയൽ ഇന്റലിജൻസ് എന്ന് പറയും. സോഷ്യൽ അല്ല, സൊസൈറ്റിയൽ. സൊസൈറ്റിയൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇതെങ്ങനെയാണ് ഒരു ഫാമിലി വർക്ക് ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നത്, സമൂഹത്തിൽ വർക്ക് ചെയ്യുന്നത്, മനസ്സിലായോ? ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് സൊസൈറ്റൽ ഇന്റലിജൻസ്. അതിന്റെ പ്ലസും മൈനസും ഒക്കെ ആയിട്ട്. പക്ഷെ എന്ത് ചെയ്യാം, നമ്മുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇമോഷൻസ് ഉണ്ട്, ആവശ്യത്തിൽ കൂടുതലുണ്ട്, പക്ഷെ ഇന്റലിജൻസ് ഇല്ല. ഇന്റലിജൻസ് ഉണ്ടെങ്കിലേ പഠിക്കാൻ പറ്റൂ. ഇതിന്റെ ഏറ്റവും പ്രധാനമായി വേണ്ട എന്താണ്, നമ്മളിത് പഠിക്കണം. പഠിക്കാൻ നമ്മളിത് എങ്ങനെ അറിയും? ഇന്റലിജൻസ് ഉണ്ടെങ്കിലേ പഠിക്കാൻ പറ്റും. പലരും ധരിച്ചിരിക്കുന്ന പഠിക്കുന്ന തന്നെ മോശം ഒന്നാണ്, അവിടെ തീർന്നില്ലേ? അവിടെ തീർന്നില്ലേ? അപ്പൊ പഠിക്കണമെന്നൊരു താല്പര്യം തോന്നണം, ഇതൊക്കെ മനസ്സിലാക്കണമെന്ന് താല്പര്യം തോന്നണമെങ്കിൽ അതിനുള്ള ഒരു ഇന്റലിജൻസ് നമുക്ക് വേണം. അപ്പൊ പിന്നെ ഇന്റലിജൻസ് ഇല്ലാത്തവരോട് ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? അതുകൊണ്ടാണ് ചിലപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോകുന്നത്, കിഴങ്ങന്മാരെന്നൊക്കെ അറിയാതെ പറഞ്ഞു പോകുന്നത്. അങ്ങനെ ശീലം, പഴയ ശീലം തനിയെ വരും. ക്ലാസ് ചേട്ടായിക്ക് ഒരു മാറ്റം വരുന്നില്ല. അതെന്തുകൊണ്ടാണ്? എന്താ ഇമോഷൻസ് ഉണ്ട്, ഇന്റലിജൻസ് ഇല്ല. ഇന്റലിജൻസ് ഇല്ല, അതാ പ്രശ്നം. ബുദ്ധിമാനും നടക്കില്ല, ബുദ്ധിമാനാണ്. ഇന്റലക്ച്വൽ ആൻഡ് ഇന്റലിജൻസ് തമ്മിലുള്ള വ്യത്യാസം. അത് ഇന്റലിജൻസ് ഹൂ പൊസസ് ഹീസ് ഇന്റലക്ച്വൽ. ഓക്കെ, അല്ല ആള് ബുദ്ധിമാനാണ്. അത് ഉണ്ട്. ബുദ്ധി എന്ന് പറഞ്ഞാല് ലോകത്തുള്ള സർവ മനുഷ്യരും ഇന്റലക്ച്വൽസ് ആണ്, സർവ മനുഷ്യരും. പക്ഷെ ഇവിടെ വേണ്ടത് ഏത് ഭാഗത്താണ്? ഈ പ്രായോഗിക അതിനുള്ള ഇന്റലിജൻസും ഉണ്ട്. പക്ഷെ എന്താണ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, മനസ്സിലായ? ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞു, ഞാനത് പിന്നെ വേറെ ചോദ്യം ചോദിച്ചുകൊണ്ട് മാറിപ്പോ. എന്താണ്, മൃഗങ്ങളും മൃഗങ്ങളും തമ്മിൽ ഇടപെടുക, മൃഗവും മനുഷ്യരും തമ്മിൽ ഇടപെടുക, മനുഷ്യനും മനുഷ്യരും തമ്മിൽ ഇടപെടുക, ഇവിടെയൊക്കെ ഇന്റലിജൻസ് വേറെയാണ്. ഇവരെയൊക്കെ കൈയിരിക്കുന്ന ഇന്റലിജൻസ് എന്ന് പറയുന്നത് മൃഗവും മൃഗവും തമ്മിൽ ഇടപെടുന്ന ഇന്റലിജൻസ് ആണ്. മൃഗവും മൃഗവുമായിട്ട് ഇടപെടുന്ന ഇന്റലിജൻസ്, മൃഗവും മനുഷ്യനുമായിട്ട് ഇടപെടുന്ന ഇന്റലിജൻസ്, മനുഷ്യനും മനുഷ്യനും തമ്മിൽ ഇടപെടുന്ന ഇന്റലിജൻസ്. അപ്പൊ നമ്മൾക്ക് ആ മനുഷ്യനും മനുഷ്യനും തമ്മിൽ ഇടപെടുന്ന ഇന്റലിജൻസ് വന്നു കഴിഞ്ഞാൽ ഓക്കെ. അതായത് ഞാനും വിശാലാനന്ദ സ്വാമിയും തമ്മിൽ ഇടപെടുമ്പോ എന്താണ്, നമ്മള് മനുഷ്യരും മനുഷ്യരും തമ്മിൽ ഉപയോഗിക്കേണ്ട ഇന്റലിജൻസ് ഉപയോഗിക്കാവും, മനസ്സിലായോ? അപ്പൊ നമ്മൾ രണ്ടിലും ആരെങ്കിലും ഒരാൾ ഒരു മൃഗത്തിന്റെ ഇന്റലിജൻസ് ആണ് ഉപയോഗിക്കണമെങ്കിൽ കുഴപ്പമാവും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ നടന്നു പോകുന്നു, വഴിയിലൊരു പട്ടി ഇരിക്കുന്നു, നമ്മൾ അവനെ ഒന്ന് ഇങ്ങനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവൻ നീ ഇങ്ങനെ ഒന്ന് കാണിക്കും. അവന്റെ ഇന്റലിജൻസ് പഠിപ്പിക്കുന്ന എന്താണ്, അവൻ ഭയക്കാണ് നമ്മള്, അവൻ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണ്. നമ്മളങ്ങനെയൊന്നുമില്ല, അവൻ ഭയം കൊണ്ടാണ് അവൻ ആക്രമിക്കാൻ ഇങ്ങനെ പല്ലും കാണിച്ചിരിക്കുന്നത്. ഒരു കുരങ്ങനെ നോക്കി, കുരങ്ങന്റെ അടുത്തോട്ട് നമ്മൾ ചെന്ന് അവൻ ഇങ്ങനെ പല്ലും കളിച്ചു അവന്റെ എല്ലാ മസിലും പെരുക്കിയിരിക്കും, മനസ്സിലായോ? അപ്പോ മറ്റുള്ളവരെ കാണുമ്പോ ഇപ്പോ സ്വാമിയോട് ഞാൻ ഇടപെടുന്നു, ഞാൻ പല്ലടിക്കുകയും അവരെയും ചെയ്യുന്നെങ്കിൽ എന്റെ ഉള്ളിലിരിക്കുന്ന എന്ത് ഇന്റലിജൻസ് ആണ്? മൃഗത്തിന്റെ, കുരങ്ങന്റെയും പട്ടിയുടെയും ഉള്ളിൽ ഇരിക്കുന്ന അതേ ഇന്റലിജൻസ് ആണ് അവിടെ. കാരണം ഞാൻ ഭയക്കുന്നു ഈ മനുഷ്യൻ എന്നെ ആക്രമിക്കും, അതിനൊപ്പം ഞാൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തണം, മനസ്സിലായോ? ഇതാണ് എന്റെ ആഗ്രഹം. അവൻ എന്തായാലും എന്നെ ആക്രമിക്കും, അതിനുമുമ്പേ ഞാൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തണം. അതിനു വേണ്ടിട്ട് എന്ത് ചെയ്യും, ഞാൻ പള്ളിടിക്കുകയും ബഹളം ഉണ്ടാക്കിയും ഒച്ചപ്പാടം ഉണ്ടാക്കിയൊക്കെ ചെയ്യും. അപ്പൊ എന്നിട്ട് ഞാൻ വിചാരിക്കുന്ന എന്താണ്, അവൻ പേടിച്ചു പോയി. ഈ പട്ടി വിചാരിക്കുന്ന എന്താണ്, നമ്മൾ പിന്നെ നടന്നു പോകുന്ന വിചാരിക്കും അവൻ അവനെ ഞാൻ വരട്ടി വിട്ട്. പട്ടി അതാ വിചാരിക്കുന്നത്. അതിനത്രേ ഉള്ള ബുദ്ധി, അതിന് വിശേഷ ബുദ്ധി ഇല്ല. അത് വിചാരിക്കുന്നു അവൻ പേടിച്ചു പോയി, എന്റെ ഈ വിരട്ട് കൊണ്ട് പേടിച്ചു എന്നാണ്. പക്ഷെ അവൻ എന്ത് ചെയ്യുന്നു, ഈ ക്രൂരത പട്ടിയിലുണ്ടാകുമ്പോഴത്തേക്ക് അതിന് നിസ്സഹനായിട്ട് നോക്കി നിൽക്കേണ്ട അവസരമില്ല. അത് കണ്ട് പേടിച്ചിട്ട് നിലവിളിക്കുക ചെയ്യുന്ന നമുക്ക് അതേ. ഈ പട്ടിയിൽ ഇത് കണ്ടു കഴിഞ്ഞാല് നമ്മൾ ഇത് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ അത് വിചാരിക്കുന്നത് അവനെ ഓടിച്ചു വിട്ടുമെന്നാണ്. പക്ഷെ നമ്മളിവിടെ ഒരു മനുഷ്യരാണെന്ന് വെച്ചോ, മനുഷ്യരായിരിക്കുമ്പോ നമുക്കവിടെ എന്താണ്, നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുകയാണ്. ഞാനിപ്പോ ഈ സ്വാമിയുടെ അടുത്ത് ഹാ ഹൂ നട്ടുകസിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുമ്പോ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ജയിച്ചെന്ന്. പക്ഷെ നമുക്ക് എന്താ നഷ്ടപ്പെടുന്നത്, ആ വ്യക്തി ബന്ധം നമുക്ക് നഷ്ടപ്പെടുകയാണ്, നമ്മൾ അറിയുന്നില്ല. പട്ടിക്ക് അത് പ്രശ്നമില്ല, കഥ അങ്ങനെ ഒന്നും ആഗ്രഹിച്ചില്ല. അപ്പൊ മനുഷ്യൻ മനുഷ്യനോട് ഇടപെടുമ്പോ എന്താണ്, മൃഗങ്ങൾ പരസ്പരം ഇടപെടുന്നത് പോലെയോ മൃഗങ്ങളും മനുഷ്യനുമായി ഇടപെടുന്നത് പോലെയോ. ഇത് വലിയൊരു, ഇതിന് ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ വിശദീകരിക്കാനുണ്ട്. മനസ്സിലായോ? ആയിരിക്കരുത്, മറിച്ച് എന്ത് വേണം. കാരണം മനുഷ്യന്റെ ബ്രെയിൻ എന്ന് വെച്ചാൽ ഒരുപാട് ഡെവലപ്ഡ് ആണ്. ഡെവലപ്ഡ് ആയ ഒരു ബ്രെയിൻ ഉണ്ട് നമുക്ക്, അത് നമുക്ക് ഉപയോഗിക്കാം. മനസ്സിലായോ? അത് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ പേഴ്സണലായിട്ടുള്ള ബന്ധം നമ്മൾ നിലനിർത്തണം. പക്ഷെ ആ ഇന്റലക്ട് നമ്മളിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഈ മൃഗത്തെ പോലെ ഇടപെടും. അവന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അയാളെന്താ അങ്ങനെ ആയിപ്പോയത്? കാരണം ചില ജീനുകൾ അയാൾ വശക്കേടായിട്ട് കയറി നിൽക്കുകയാണ്. അതാണ് പ്രശ്നം. ഏതാണ് നല്ല അല്ലാത്തതെന്ന് പറയാം. ഈ പറയുന്ന എന്നിലും വരും, ആരിലും വരും. പക്ഷെ നമ്മള് മനുഷ്യനാകണമെന്നുള്ളതാണ്. കാരണം നമ്മൾ എപ്പോഴും ചിന്തിക്കണം നമ്മുടെ ബ്രെയിൻ വളരെ ഡെവലപ്ഡ് ആണ്. മനസ്സിലായോ? ആനിമൽ മേൻ, മേൻ മേൻ, ഗോഡ് മേൻ. അതായത് ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി നമ്മുടെ ബ്രെയിനിന് കൂടുതലാണ്. എന്നുവെച്ചാൽ വഴക്കം. ഇപ്പൊ നമ്മളിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാം. കാരണം ആ ഒരു പ്ലാസ്റ്റിസിറ്റി നമ്മുടെ ബ്രെയിനുണ്ട്. മൃഗങ്ങൾക്കൊന്നും അതില്ല, നമ്മൾക്കുള്ളതുപോലെ ഇല്ല. അതുകൊണ്ട് അതിന് മാറാൻ പറ്റില്ല. അതാണ് ഇൻസ്റ്റിങ്ക്ട് എന്ന് പറയും. ഇൻസ്റ്റിങ്ക്റ്റീവിലി എന്ന് പറയും. സഹജ വാസന അനുസരിച്ച് അതിന് പെരുമാറാൻ പറ്റും. മനുഷ്യൻ അങ്ങനെയാണ്. അതെ അതെ, അതാണ് വ്യത്യാസം. ഓക്കെ.